ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം ശ്ലോകം 3 ഭാഷ്യം. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മപ്രാഹുരും മനീഷിണഃ യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം ഇതി ചാപരേ. ഇവിടെ ഭാഷ്യമാണ് ചർച്ച ചെയ്തത്. ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നത് യജ്ഞദാന തപകർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കർമ്മങ്ങൾ ത്യജിക്കണം എന്ന് പറയുമ്പോൾ സ്വരൂപേണ കർമ്മങ്ങളെ ത്യജിക്കണം. എന്തുകൊണ്ട്? അത് ദോഷമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ദോഷത്തെ പോലെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു. എന്നാൽ യജ്ഞദാന തപസ്, യജ്ഞം ദാനം തപസ് തുടങ്ങിയ കർമ്മങ്ങൾ ത്യജിക്കരുത് എന്നാണ്. അദ്വൈതത്തിൽ ആചാര്യസ്വാമികളുടെ മുഖ്യ സിദ്ധാന്തം എന്താണ്? സർവകർമ്മത്യാഗമാണ്. പക്ഷെ യജ്ഞദാന തപ കർമ്മങ്ങളെ ത്യജിക്കരുതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഒരു പക്ഷമായി പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, ഇവിടെ ഈ ചർച്ച ചെയ്യുന്നത് അജ്ഞനെ കുറിച്ചാണ്. അജ്ഞന്റെ കർമ്മത്യാഗത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അജ്ഞൻ യജ്ഞദാന തപ കർമ്മങ്ങൾ ത്യജിക്കാൻ പാടില്ല. അത് അദ്വൈത മതമാണ്. അദ്വൈത ആചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ച് കർമ്മത്യാഗം, രണ്ടു തരത്തിലുള്ള കർമ്മത്യാഗത്തെ കുറിച്ച് പറയും. ഒന്ന് വിവിധിഷ സന്യാസം എന്ന് പറയുന്നു, മറ്റൊന്ന് വിത്ത് സന്യാസം. വിവിധിഷ സന്യാസത്തിൽ കർമ്മങ്ങളെ ത്യജിക്കുന്നത് ചിത്തശുദ്ധി വന്നതിന് ശേഷം. ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ചിത്തശുദ്ധിക്ക് വേണ്ടി കാമ്യനിഷിദ്ധ കർമ്മങ്ങളെ ഒഴിവാക്കിയിട്ട് നിത്യനൈമിത്തിക കർമ്മങ്ങളെ മാത്രം അനുഷ്ഠിച്ച് ഫലാഭിസന്ധി കൂടാതെ അസംഗമായി, എന്നുവെച്ചാൽ കർത്തൃത്വ ഭാവനയെല്ലാം ത്യജിച്ച് കർമ്മത്തെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വരുമ്പോൾ സർവകർമ്മസന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ, അതാണ് നമുക്ക് ചർച്ച ചെയ്തത്. ഇത് വിവിധിഷ സന്യാസം എന്ന് പറയുന്നു. വിദ്യുത് സന്യാസത്തിൽ ജന്മാന്തരകൃതമായ പുണ്യം കൊണ്ട് ഈ ജന്മത്തിൽ കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ, ജന്മനാൽ തന്നെ സിദ്ധന്മാരായി ജനിക്കുന്നവർ, അവർ കർമ്മങ്ങളെ ത്യജിച്ചിരിക്കുന്നു, സർവകർമ്മങ്ങളെയും ത്യജിച്ചിരിക്കുന്നു. അവർക്കൊന്നും കർമ്മം ചെയ്യാനായിട്ടൊന്നുമില്ല. അങ്ങനെ വിദ്യുത് സന്യാസത്തെ വ്യാഖ്യാനിക്കുന്നു. മധുസൂദന സരസ്വതിയും മറ്റും അങ്ങനെയാണ് വിദ്യുത് സന്യാസത്തെ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ പല ആചാര്യന്മാർക്കും പല കാഴ്ചപ്പാടുകളുണ്ട്. വിദ്യുത് സന്യാസത്തിൽ അവിടെ അയാൾ ജന്മനാൽ തന്നെ പാകപ്പെട്ടവനായിരിക്കും, അവന് കർമ്മം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വിദുഷ സന്യാസി ഈ ജന്മത്തിൽ തന്നെ കർമ്മം ചെയ്യുന്നു, ചെയ്തിട്ട് ഈ ജന്മത്തിൽ തന്നെ ചിത്തശുദ്ധി ഉണ്ട്. കാരണം കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. രണ്ടു തരത്തിലുള്ള സന്യാസത്തെ കുറിച്ച് പറയുന്നു. രണ്ടു തരത്തിലായാലും അവിടെ സർവകർമ്മത്യാഗം, അതിൽ തന്നെ സുരേശ്വരാചാര്യ പോലെയുള്ള ആചാര്യന്മാർ പറയുന്നത് എല്ലാ കർമ്മങ്ങളും വിവിധിഷയ്ക്ക് ഉപകരിക്കും. എന്നുവെച്ചാൽ ആ മോക്ഷേച്ഛ, മുമുക്ഷുത്വം, അതിന് എല്ലാ കർമ്മങ്ങളും ഉപകരിക്കുന്നു. ഏത് കർമ്മങ്ങളായാലും ശരി, നിഷിദ്ധ കർമ്മങ്ങൾ ഒഴികെ കാമ്യകർമ്മങ്ങളെയും അതിൽ ഉൾപ്പെടുത്താം. എല്ലാ കർമ്മങ്ങളും ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ, ചിത്തശുദ്ധിക്ക് അനുകൂലമായ കർമ്മങ്ങൾ, അത് ചിത്തശുദ്ധിക്ക് കാരണമായി തീരും. സർവാപേക്ഷാച യജ്ഞാതിശ്രുതിരശുവത്. കർമ്മങ്ങൾക്ക് മറ്റ് പ്രയോജനമുണ്ടെങ്കിലും, സ്വർഗാദി ഫലങ്ങളുണ്ടെങ്കിലും, ആ കർമ്മങ്ങൾ തന്നെ, സ്വർഗാദികളെ കൊടുക്കുന്ന കർമ്മങ്ങൾക്ക് തന്നെ ചിത്തശുദ്ധി കൊടുക്കാൻ കഴിയും. ഫലേച്ഛ കൂടാതെ അനുഷ്ഠിച്ചാണ്. അതുകൊണ്ട് അത്തരം എല്ലാ കർമാനുഷ്ഠാനങ്ങളും ചിത്തശുദ്ധിയിലേക്ക് നയിക്കുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ കർമ്മങ്ങളെ ത്യജിക്കണം. അവിടെ കർമ്മ സർവകർമ്മ സന്യാസം വരുന്നു. ഇനി ജന്മനാൾ തന്നെ സിദ്ധനായി ജനിക്കുന്നു, ചിത്തശുദ്ധിയോടുകൂടി ജനിക്കുന്നു, അവർക്ക് പിന്നെ കർമ്മം ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ വിദ്യസന്യാസമാണ്. അതിന് വാസിഷ്ഠത്തിൽ മറ്റും വേറെ രീതിയിൽ പറയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? വാസിഷ്ഠത്തിൽ രാമൻ സന്യസിക്കാൻ വരുമ്പോഴുമ്പോൾ വസിഷ്ഠൻ തടയുകയാണ്. അങ്ങനെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല സന്യാസം എന്ന് പറഞ്ഞിട്ട് അവിടെ സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഒരുവൻ കർമ്മത്തെ ത്യജിക്കുകയല്ല ചെയ്യുന്നത്, കർമ്മം ഒരുവനെ ത്യജിക്കുകയാണ് എന്ന് പറയുന്നു. അതെങ്ങനെ ത്യജിക്കുന്നു? വസിഷ്ഠൻ പറയുന്നു, കർമ്മത്തിന് കാരണമായിരിക്കുന്നത് കർമ്മസങ്കല്പങ്ങളാണ്. കർമ്മസങ്കല്പങ്ങൾ പോയി കഴിഞ്ഞാൽ കർമ്മം പോയി. കർമ്മസങ്കല്പത്യാഗത്തിലൂടെ കർമ്മത്യാഗം. അതാണ് അവിടെ പറയുന്നത്. അവിടെ ബാഹ്യമായ ത്യാഗം എന്നുള്ളതല്ല അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന, ആന്തരികമായ ത്യാഗം. ചൂടാലോ വ്യാഖ്യാനത്തിനും മറ്റും അത് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ബാഹ്യമായി ത്യജിക്കുന്നുണ്ടായില്ല, ഉള്ളിലെ ത്യാഗം വരണം. ഉള്ളിലെ ത്യാഗം വന്നു കഴിഞ്ഞാൽ പുറമേ ത്യജിച്ചില്ലെങ്കിലും പ്രശ്നമുണ്ട്. പുറമേ കർമ്മം ഉണ്ടായിരുന്നാലും അത് സന്യാസം തന്നെ. അത് മറ്റൊരു കാഴ്ചപ്പാട്. ആചാര്യസ്വാമികളുടെ കാഴ്ചപ്പാടനുസരിച്ച് ബാഹ്യമായ കർമ്മം ത്യജിച്ച് തന്നെ തീരണം, നിർബന്ധമാണ്. അവിടെയാണ് സന്യാസത്തിനും മറ്റും പ്രസക്തി വരുന്നത്. വാസിഷ്ഠത്തിന്റെ നിലപാടനുസരിച്ച് അവിടെ ബാഹ്യമായ സന്യാസത്തിന് പ്രസക്തിയില്ല. കർമ്മത്തിനെ സംബന്ധിച്ചുള്ള സങ്കല്പം പോയോ, അത് തന്നെ സന്യാസം. അത് ആചാര്യസ്വാമികളുടെ നിലപാടിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുള്ളതാണ് വാസിഷ്ഠന്തിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള സന്യാസത്തെ ആചാര്യസ്വാമികൾ തുറന്ന് സമ്മതിക്കുന്നില്ല. ജനകന്റെയും മറ്റും ഉദാഹരണം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു. സംസിദ്ധി എന്ന് പറയുന്നതിന് രണ്ടർത്ഥം കൊടുത്തു, ഒന്ന് ചിത്തശുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം. അങ്ങനെ രണ്ട് രീതിയിലും എടുത്തിട്ടാണ് വ്യാഖ്യാനിച്ചത്. വാസിഷ്ഠത്തെ സംബന്ധിച്ച് അതല്ല കാഴ്ചപ്പാട്. അവിടെ പിന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്. എന്താണ് കൂടുതലായി ഭാഷകാരൻ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയം? അസന്യാസത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് യോഗത്തെ ശീലിച്ചുകൊണ്ട് അവിടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്ത് വരൻ, വരീയൻ, വരിഷ്ഠൻ എന്നുള്ള അവസ്ഥകൾ. ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മജ്ഞാനത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെയും പ്രാരബ്ധം കൊണ്ടുള്ള വിക്ഷേപമുണ്ട്. അതാണ് വാസിഷ്ഠത്തിന്റെ കാഴ്ചപ്പാട്. ജ്ഞാനിയാണ്, പക്ഷെ പ്രാരബ്ധം കൊണ്ട് മനസ്സ് ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മജ്ഞാനിയിലും കർണങ്ങളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ യോഗത്തിലൂടെ ഇതിനെ നിരോധിക്കുക, അതിനാണ് യോഗ വേദാന്തം എന്ന് പറയുന്നത്. അങ്ങനെ അടുത്തടുത്ത് ഓരോ നിലയിലേക്ക് പോവുക, അതാണ് ബ്രഹ്മവിദ്വരൻ, വരിയൻ, വരിഷ്ഠൻ. ആ വരിഷ്ഠ പദവിയിലെത്തുമ്പോൾ മാത്രമേ മനസ്സ് ഇല്ലാതാകുന്നുള്ളൂ. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ഗീതാശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. മനസ്സുവിന് സരസ്വതി മറ്റും ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ജ്ഞാനത്തിനുപരിയായി സമാധി, സമാധി ശീലിക്കണം എന്നുള്ള പക്ഷമാണ്. ആ സമാധി ശീലിച്ച് ഈ കർണങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിരോധിക്കണം. മനസ്സും കർണങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചർച്ച ചെയ്യുന്നു. അവിടെ പരിപൂർണമായ സന്യാസം അവിടെ വന്നു. കാരണം ഇവിടെ ഭഗവാൻ പറയുന്നു, നഹി ദേഹപ്രദാശക്യം തെക്തും കർമാണ്യ ശേഷം. ശരീരമുള്ളവന് കർമ്മത്തെ എന്തായാലും ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. ശരീരമുള്ളിടത്തോളം കാലം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള പ്രവൃത്തികളെങ്കിലും ശരീരത്തിൽ നടന്നേ പറ്റൂ. വാസിഷ്ഠത്തിൽ പറയുന്നത് അങ്ങനെയല്ല, ശരീരത്തിന്റെ സർവപ്രവർത്തനങ്ങളെയും നിരോധിക്കാം. സർവപ്രവർത്തനങ്ങളെയും നിരോധിച്ച് ശരീരം നിശ്ചലമാകുന്നു. എന്നുവെച്ചാൽ ശരീരത്തിന്റെ എല്ലാ കർണ പ്രവൃത്തികളും മനസ്സിന്റെ പ്രവർത്തനവും നിശ്ചലമാകുന്നു. അത് ബ്രഹ്മജ്ഞാനിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥിതപ്രജ്ഞനിൽ ഗുണാതീതനിൽ ഒന്നും അത് സംഭവിക്കുന്നില്ല. അവിടെ നിന്ന് മുന്നോട്ട് പോകണം. സമാധി ശീലിക്കുന്നവരെ സംഭവിക്കും. അങ്ങനെ ഒന്ന് എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച്, അങ്ങനെ നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് സൂക്ഷ്മമായ പ്രാരബ്ധം അനുവദിക്കുന്നതുവരെ ഈ ശരീരം നിലനിൽക്കും. അത് കഴിഞ്ഞാൽ ശരീരം നശിക്കുന്നു. ആ ഒരു കാലയളവിൽ, വളരെ ചുരുങ്ങിയ ഒരു കാലങ്ങളിൽ, പിന്നീട് ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടക്കുന്നില്ല. മനസ്സോടെ ബഹിർമുഖമായി അല്ലെങ്കിൽ ബാഹ്യമായി പ്രവർത്തിക്കുന്നില്ല, വിഷയങ്ങളെ ഗ്രഹിക്കുന്നില്ല. സ്വയം വേത്തി കിഞ്ചിന്ന വേദിതോപി തഥൈവ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. സ്വയം ഒന്നും അറിയുന്നില്ല. എന്നുവെച്ചാൽ അവിടെ ശിഷ്യനില്ല, ആശ്രമമില്ല, ഉപദേശമില്ല, ലോകസംഗ്രഹ പ്രവർത്തനങ്ങളില്ല. അതാണ് സ്വയം വേത്തി കിഞ്ചിന്ന, സ്വയം ഒന്നും തന്നെ അറിയുന്നില്ല. വേദിതോപി തഥൈവ, മറ്റാരെങ്കിലും എന്തെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചാലും, ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഉപദേശം ഗ്രഹിക്കുന്നതിന് ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അറിയുന്നില്ല. അവിടെ മാത്രമേ മനസ്സ് ഇല്ലാതാകുന്നുള്ളൂ. അത് നമ്മൾ പറയുന്ന സ്ഥിതപ്രജ്ഞനോ ഗുണാതീതനോ ഒന്നുമല്ല, അതിനുപരിയായിട്ടുള്ള സ്ഥിതിയാണ്. അതാണ് ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വാസിഷ്ഠം പോലെയുള്ള കൃതികൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്ന ആ സർവകർമ്മ സന്യാസം പൂർണ്ണമായി അവിടെ മാത്രമേ ഒരാൾ ജീവിച്ചിരിക്കുക എന്ന് വെച്ചാൽ ശരീരം നിലനിൽക്കേ സംഭവിക്കത്തുള്ളൂ. ഇവിടെ ശരീരത്തിനും പ്രവർത്തനമില്ല, സ്വയം അറിയുന്നില്ല, മറ്റുള്ളവർ അറിയിച്ചാലും അറിയുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു പ്രവർത്തനവുമില്ല. പക്ഷേ ഇവിടെ ഭഗവാൻ ചർച്ച ചെയ്യുന്നത് അത്ര ഒരു സന്യാസത്തെ കുറിച്ചല്ല, അർജുനന് കൂടി പറ്റിയ ഒരു സന്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. അർജുനൻ യുദ്ധം ചെയ്യുന്നത് സന്യാസത്തിൽ നിന്നുകൊണ്ടാണ്. മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശിർ നിർമ്മമോ ബൂധ്വ യുദ്ധ്യസ്സു വിഗതജ്വര. അതാണ് അർജുനന്റെ സന്യാസം. ഇവിടെ അടുത്ത് ഇവിടെ പറഞ്ഞതാണ് മൈ സർവാണി സന്യസ്യ നിരാശിർ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ. യുദ്ധം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്നിൽ സന്യസിച്ചിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ യുദ്ധം പോലെയുള്ള ഒരു കർമ്മം പോലും ആ സന്യാസത്തിൽ സംഭവിക്കുന്നു. യുദ്ധം പോലെയുള്ള ഒരു കർമ്മവും സന്യാസവും അത് ഭാഷ്യകാരന് സ്വീകാര്യമായ കാര്യമില്ല. ഭാഷ്യകാരൻ പറയുന്ന സർവകർമ്മ സന്യാസം, അവിടെ പിന്നെ യുദ്ധം നടക്കത്തില്ല. അവിടെ പിന്നെ എന്താണ്, അങ്ങേറ്റ ആത്മനിഷ്ഠ ശ്രവണ മന്നാദികൾ മാത്രമേ നടക്കൂ. അങ്ങേറ്റം അനുവദിച്ചിട്ടുള്ള ഒരു കർമ്മം എന്ന് പറയുന്നത് ഭിക്ഷാടനം. ഇതാണ് ഭാഷ്യകാരന്റെ സന്യാസം. ഭഗവാൻ പറയുന്ന സന്യാസം അതല്ല. എന്റെ കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും എന്നിൽ സന്യസിച്ചിട്ട് നീ യുദ്ധം ചെയ്യൂ. ഈ സന്യാസത്തെയാണ് ഇവിടെ സാത്വികമായ സന്യാസം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. അത് തന്നെ കർമ്മയോഗം. അല്ലാത്ത ഒരു സന്യാസം സാധ്യമല്ല. അതാർക്ക് സാധ്യമല്ല പറയുന്നു? അജ്ഞന് സാധ്യമല്ല. അതിനടുത്ത് ഭാഷയത്തിൽ പറയുന്നത് സർവകർമ്മ സന്യാസ സംഭവിച്ച നഹി ദേഹഭ്രത ഇതി ഹേതുവചന മുഖ്യ ഏവേദി ചെയ്തു. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇവിടെ സന്യാസത്തെ കുറിച്ച് അടുത്ത് പറയുന്നുണ്ട്. ഇത് മുഖ്യമായ സന്യാസമാണോ അല്ലയോ? അപ്പൊ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു സർവകർമ്മങ്ങളെയും സന്യസിക്കുക അസംഭവമാണോ? ഒരിക്കലും സാധ്യമല്ല. നഹി ദേഹഭൃത ഇതി ഹേതുവചന. ദേഹത്തോടുകൂടി ഇരിക്കുന്ന ഒരുവന് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ന പ്രസിദ്ധിയെ അകർമ്മണ വേറെ ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി ത്വം നിയോഗിച്ചു, പ്രകൃതി തന്നെ നിയോഗിക്കും കർമ്മത്തിൽ. നിഗ്രഹിക്കും കരിഷ്യതി, ഈ കർമ്മത്തെ ആർക്കാണ് നിഗ്രഹിക്കാൻ കഴിയുന്നത്? എല്ലാ പ്രാണികളും പ്രകൃതിയെ അനുസരിക്കുന്നു. ഈ പ്രകൃതിയെ ആർക്ക് നിഗ്രഹിക്കാൻ കഴിയും? ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ കർമ്മത്യാഗം അസംഭവമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ് ഭഗവാന് കർമ്മങ്ങളെ സന്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യസ്വാമികളുടെ സിദ്ധാന്തത്തിന് വിരോധം വരും. എന്തുകൊണ്ട്? അവിടെ സർവകർമ്മ സന്യാസം ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് ഗീതയിൽ ചർച്ച ചെയ്യുന്ന കർമ്മസന്യാസം മുഖ്യമായ സന്യാസം അതാണ് ഇവിടെ പറയുന്നത്, സാത്വിക സന്യാസം എന്നാണെങ്കിലോ? ഭാഷ്യകാരൻ പറയുന്നു സർവകർമ്മ സന്യാസ സംഭവിച്ച നഹി ദേഹഭൃത ഇതി ഹേതുവചന മുഖ്യവേദിച്ച് ന. അത് ശരിയല്ല. ഹേതുവചനസ്യ സ്തുത്യർത്ഥത്വ. പറയുന്നു ഇവിടെ ദേഹഭൃത്ത് ദേഹത്തെ ധരിച്ചിരിക്കുന്ന ഒരുവന് കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ കർമ്മത്യാഗം അസാധ്യമാണ്, പൂർണ്ണമായ കർമ്മത്യാഗം അസാധ്യമാണ് എന്നുള്ളതിന് ഒരു ഹേതുവാണ് പറഞ്ഞത്. എന്താണ്? ശരീരത്തെ ധരിച്ചിരിക്കുന്ന ജീവൻ. അക്കാരണം കൊണ്ട് തന്നെ ശരീരം ഇരിക്കുന്നത് കൊണ്ട് തന്നെ സർവകർമ്മ ത്യാഗം സാധ്യമല്ല. ദേഹഭൃത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹേതുവാണ്, ഒരു കാരണമാണ്. ദേഹമുള്ളത് കൊണ്ട് സന്യാസം സാധ്യമല്ല. സാധാരണ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ എങ്ങനെ എല്ലാ കർമ്മങ്ങളെയും ഒഴിവാക്കാൻ പറ്റും? ഭക്ഷണാദി കാര്യങ്ങളെങ്കിലും നമുക്ക് സ്വീകരിക്കേണ്ടി വരത്തില്ല, എങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റും? ശരീരത്തിന്റെ ചലനം എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അപ്പൊ സർവകർമ്മ സന്യാസം എങ്ങനെ സാധ്യമാകും? ഇത് സാധാരണ പറയാറുണ്ട്. എന്തുകൊണ്ട്? ശരീരമുള്ളത് കൊണ്ട്. കാരണം പറയുന്നതാണ്. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്നത് സ്തുത്യർത്ഥത്വം. ഇത് സ്തുതിക്ക് വേണ്ടി പറഞ്ഞാണ്, മുഖ്യമായൊരു സിദ്ധാന്തം പറയുകയല്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. യഥാ ത്യാഗാത് ശാന്തിരനന്തരീതി കർമ്മഫല ത്യാഗസ്തുതിരേ. ത്യാഗാത് ശാന്തി അനന്തരം എന്ന് 12 അധ്യായത്തിൽ പല പല സാധനങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞു, ഞാനാ ധ്യാനം വിശേഷതി ധ്യാന കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം. അവിടെ കർമ്മഫലത്യാഗത്തെ പ്രശംസിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ആ കർമ്മഫലത്യാഗം കൊണ്ട് ശാന്തി വരുന്നു. എന്തിനു പറഞ്ഞു? അത് കർമ്മഫലത്യാഗത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിരിക്കും. അതിന് മുഖ്യമായ സിദ്ധാന്തമല്ലെന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം കർമ്മഫലത്യാഗമല്ല മുഖ്യം, കർമ്മത്യാഗമാണ്. കർമ്മഫലത്യാഗം എന്ന് പറയുന്നത് കർമ്മയോഗിക്ക് വേണ്ടിയുള്ളതും കർമ്മത്യാഗം സന്യാസിക്ക് വേണ്ടിയുള്ളതും എന്നാണ് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം. ഇവിടെ കർമ്മഫലത്യാഗത്തെ സ്തുതിച്ചിരിക്കുകയാണ്. ഇതിന് അർത്ഥവാദമെന്ന് പറയും. ചില കാര്യങ്ങളെ ചില സമയത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതാണ് പ്രധാന സിദ്ധാന്തം എന്ന് തോന്നുന്നു. പക്ഷെ അത് മറ്റെന്തിനെങ്കിലും സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. എവിടെ സ്തുതി എന്ന് പറയുന്നോ അത് മുഖ്യ സിദ്ധാന്തമല്ല. വേദത്തിലെ വാക്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയുന്ന ഒരിതാണ്, പല കാര്യങ്ങളും സ്തുതിക്കുന്നതിനും നിന്ദിക്കുന്നതിനും വേണ്ടി പറയും. രണ്ടും പറയാറുണ്ട് വേദത്തിൽ. ചില കാര്യങ്ങളെ നിന്ദിക്കുന്നതിന് വേണ്ടി പറയും, ചില കാര്യങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയും. അതിനെയൊന്നും മുഖ്യമായൊരു സിദ്ധാന്തമായിട്ട് എടുക്കരുത്. നിന്ദയെ നിന്ദയായിട്ട് സ്തുതിയെ സ്തുതിയായിട്ടും എടുത്താൽ മതി. ആ നിന്ദാസ്തുതിപരമായ വാക്യങ്ങളെയാണ് അർത്ഥവാദ വാക്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ പല സന്ദർഭങ്ങളിലും ഭഗവാൻ പറയുന്ന പല കാര്യങ്ങളെയും മുഖ്യ സിദ്ധാന്തമായി എടുക്കാൻ സാധ്യമല്ല എന്നാണ് ആചാര്യസ്വാമിയുടെ പക്ഷം. ചിലതിനെയൊക്കെ സ്തുതിയായിട്ടും ചിലതിനെ നിന്ദയായിട്ടും എടുക്കാൻ പറ്റും. അതുകൊണ്ട് നഹി ദേഹപ്രദ ശക്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്തുതിവാക്യമാണിതിന് കർമ്മഫല ത്യാഗത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി ആണെന്നറിയാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് ആചാര്യസ്വാമിയുടെ ഭാഷ്യമാണ്, മറ്റ് ആചാര്യന്മാരൊന്നും ഇതിനോട് യോജിക്കുന്നില്ല. മറ്റാചാര്യന്മാരിതിനെ മുഖ്യാർത്ഥത്തിൽ തന്നെ എടുക്കുന്നു. ഇത് സ്തുതിയും നിന്ദയൊന്നുമല്ല. അവിടെ രാമാനുജാചാര്യരും മറ്റും പറയുന്ന എന്താണ്? ശങ്കരന് വേദ താല്പര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്നാണ് അവർ തുറന്നു പറയുന്നത്. പക്ഷെ അദ്വൈത മതമനുസരിച്ച് ഇതാണ്. എന്താണോ ഇതൊക്കെ മുഖ്യാർത്ഥത്തിലുള്ള സ്തുതിപരമാണ് എന്ന് പറഞ്ഞാൽ, സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന തന്റെ ആശയം അത് ഗീതയിൽ സ്ഥാപിക്കണമെങ്കിൽ നഹി ദേഹഭൃത തുടങ്ങിയ വാക്യങ്ങളെ മുഖ്യാർത്ഥത്തിൽ എടുത്താൽ സാധിക്കത്തില്ല. അതിന് സ്തുതിപരമായിട്ട് എടുക്കണം. അതാണ് മറ്റാചാര്യന്മാര് ശങ്കരാചാര്യരുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇത്തരം ചില ഭഗവാന്റെ വാക്യങ്ങളെ മുഖ്യാർത്ഥത്തിൽ എടുക്കാതെ സ്തുതിപരമായി എടുത്തിട്ട് തന്റെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തത്തെ ഗീതയിൽ സ്ഥാപിക്കുന്നു. അതുകൊണ്ടാണ് രാമാനുജാചാര്യനും മറ്റും രണ്ടാമത് വേറെ ഭാഷ എഴുതിയത്. ഇത് ശങ്കരൻ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ശങ്കരേണ ഏതുക്തം തദസത്, അത് അസംബന്ധമാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അവരുടെ ഭാഷ്യമാണ് ഞാൻ പറയുന്നത്, എന്റെ ഭാഷയല്ല. അവർ പറയുന്ന എന്താണ്? നഹി ദേഹഭൃത ശക്യം തെക്തും കർമാണ്യശേഷത. ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ ഒരുവരും കർമ്മം തെയ്ക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അത് തന്നെയാണ് ഭഗവാന്റെ അഭിപ്രായം, അത് അസംഭവം തന്നെയാണ്. കർമ്മം ചെയ്തേ തീരൂ, അത് തന്നെയാണ്. അതുകൊണ്ട് യാവജ്ജീവം മരണം വരെ ഒരുവൻ കർമ്മം ചെയ്തു തന്നെ തീരണം എന്നാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് അവരുടെ മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പവും വേറെ. അതും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ, യഥാ ത്യാഗാശാന്തിരനന്തരം ഇതി കർമ്മഫലത്യാഗസ്തുതിരേവ. ത്യാഗാശാന്തി എന്നവിടെ പറഞ്ഞത് ത്യാഗം കൊണ്ട് പരമമായ ശാന്തിയെ ലഭിക്കുന്നു എന്ന് വെച്ചാൽ മോക്ഷത്തെ ലഭിക്കുന്നു എന്നാണ് എല്ലാ ആചാര്യന്മാരുടെ അഭിപ്രായം. പക്ഷെ ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് അല്ല, സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ത്യാഗം ശ്രേഷ്ഠമാണ് കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞതാണ്. കർമ്മഫലത്യാഗം എന്ന് പറയുമ്പോൾ കർമ്മയോഗം, ആ കർമ്മയോഗത്തെ സ്തുതിച്ച് പറയുകയാണ്. എന്തുകൊണ്ട്? യഥോക്ത അനേക പക്ഷ അനുഷ്ഠാന അശക്തിമന്ദം അർജുനം അജ്ഞം പ്രതിവിധാന. എന്തുകൊണ്ട് അതിനങ്ങനെ എടുത്തു ഭാഷ്യകാരൻ? അർജുനൻ അജ്ഞനാണ്. അജ്ഞനായ അർജുനന് സർവകർമ്മ സന്യാസം അസംഭവമാണ്. അതിനെന്ത് പറഞ്ഞു? ജ്ഞാനം ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ സാധ്യമല്ല. യഥോക്ത അനേക പക്ഷ അനുഷ്ഠാന അശക്തിമന്ദം, അവിടെ മുമ്പ് പറഞ്ഞ 12-ാം അധ്യായത്തിൽ പല പല സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ജ്ഞാനാത് ധ്യാനം വിശേഷ്യത, ധ്യാനാത് കർമ്മഫലത്യാഗ എന്നെല്ലാം പല സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതൊന്നും അർജുനന് പറ്റത്തില്ല. അനേകപക്ഷ അനുഷ്ഠാന അശക്തിമന്ദം അർജുനം, അതൊന്നും അർജുനന് കഴിയാത്തതുകൊണ്ട്. എന്തുകൊണ്ട് അർജുനന് കഴിയുന്നില്ല? അജ്ഞം, അർജുനൻ അജ്ഞനാണ്. അജ്ഞനായിരിക്കുന്ന അർജുനന് പറ്റിയതാണ് കർമ്മയോഗം. അതുകൊണ്ട് കർമ്മഫലത്യാഗം എന്ന് പറയുന്ന കർമ്മയോഗത്തെ സ്തുതിക്കാൻ വേണ്ടി വിധിച്ചിരിക്കുകയാണ്. തഥാ ഇദമഭി, അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും. നഹി ദേഹഭൃതാശക്യം ഇതി കർമ്മഫലത്യാഗ സ്തുത്യർത്ഥം വചനം. നഹി ദേഹഭൃതാശക്യം ഇനി 18-ാം അധ്യായത്തിന് അടുത്ത 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യം, ദേഹഭൃത്ത് ദേഹത്തോടുകൂടി ഇരിക്കുന്ന ഒരുവന് കർമ്മത്യാഗം അസംഭവമാണ്, സർവകർമ്മ സന്യാസം അസംഭവമാണെന്ന് പറഞ്ഞത് കർമ്മഫലത്യാഗത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ മുഖ്യാർത്ഥത്തിലല്ല. കാരണം അതിനെ മുഖ്യാർത്ഥമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ സർവകർമ്മ സന്യാസം അസംഭവമാണെന്ന് വരും. ശങ്കരാചാര്യന്റെ സിദ്ധാന്തം വെള്ളത്തിലാവും. കർമ്മ സർവകർമ്മ സന്യാസമാണ്. ഇത്രയും വാദമുഖങ്ങൾ ഉന്നയിക്കുന്നതും ഖണ്ഡിക്കുന്നതും ഗീത മുഴുവൻ വ്യാഖ്യാനിക്കുന്നതും ശങ്കരാചാര്യർക്ക് അവിടെ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, എന്താണ്? സർവകർമ്മ സന്യാസം സ്ഥാപിക്കുക. പക്ഷെ ഗീതയിൽ ഇങ്ങനെ ചില വാക്യങ്ങളുണ്ട്, സർവകർമ്മ സന്യാസത്തെ സമർത്ഥിക്കാൻ പറ്റാത്ത വാക്യം. ഒന്നിത് തന്നെയാണ്, നഹി ദേഹപ്രദാശയ്ക്കും തിക്തും കർമാണ്യ ശേഷം. പിന്നെ അതിനെങ്ങനെ വ്യാഖ്യാനിക്കും? അപ്പോൾ അവിടെ വളരെ അനായാസമായി വ്യാഖ്യാനിച്ചു, എന്താണ്? ഇതെല്ലാം സ്തുതിപരമായ വാക്യങ്ങളാണ്, മുഖ്യാർത്ഥത്തെ എടുക്കരുത്. എന്തിനെ സ്തുതിക്കുന്നു? കർമ്മയോഗത്തെ സ്തുതിക്കുന്നു എന്നാണ്. അത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നീട് ഗീതയ്ക്ക് അനേക വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്, പലരും എഴുതിയത്. തിലകനെ പോലെയുള്ള ആധുനിക വ്യാഖ്യാതാക്കന്മാര് ഈ ഒരു കാഴ്ചപ്പാടിനെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് യോജിക്കുന്നതല്ല എന്നാണ് അവരുടെ അഭിപ്രായം. ആധുനിക വ്യാഖ്യാതാക്കളെല്ലാം തന്നെ ശങ്കരാചാര്യരുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം ഈ ഒരു വാക്യത്തെ ഇവരെ സ്തുതിക്ക് വേണ്ടി പറഞ്ഞാണ് അതിന്റെ മുഖ്യമായ അർത്ഥത്തെ എടുക്കരുതെന്ന് പറയുന്നത്. ശരിയല്ല എന്നാണ് ആധുനിക വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അപ്പോൾ ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാങ്കര ഭാഷ്യമാണ് എന്നുള്ള ധാരണ അത്ര ശരിയല്ല. വേറെ ആചാര്യന്മാരുമുണ്ട്, അവരുടെ അഭിപ്രായവും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അതുകൂടെ പറയുന്നത്. തന്റെ പക്ഷത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ആചാര്യസ്വാമികൾ പറയുന്നു, സർവകർമാണി മനസാ സന്യസ്യ നൈവകുറുവെന്ന കാരേ നാസ്തേ ഇത്യസ്യ പക്ഷസ്യ അപവാദ കേനചിത് ദർശയിതും സഖ്യ. എന്തുകൊണ്ട് ഇതിനെ സ്തുത്യർത്ഥമെന്ന് പറഞ്ഞു? കാരണം വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, സർവകർമാണി മനസാ സന്യസ്യ അസ്ഥി സുഖം വസി തസ്യ കാര്യം വിദ്യതേ സർവധർമാൻ പരിത്യജ്യ. ഇങ്ങനെ സർവകർമ്മ സന്യാസത്തെ കുറിച്ച് പറയുന്നു. അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടില്ല, ബാക്കി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയുന്ന ആ സർവകർമ്മ സന്യാസത്തിന്റെ ഇത്യസ്യ പക്ഷസ്യ അപവാദ, ഈ ഒരു പക്ഷം ഇതിന് ഒരപവാദം, ഇതിനുള്ള ഒരു എതിർയുക്തി, കേനചിത് ദർശയിതും സഖ്യ, ആർക്കും തന്നെ കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സർവകർമ്മം സന്യാസം ഇവിടെ പറയുന്നുണ്ടല്ലോ, സർവകർമാണി മനസാ സന്യസി എന്ന് പറയുന്നു. സന്യസി ആസ്തേ സുഖം വസി നവദ്വാരേ പുരേ ദേഹി നൈവ കുറുവെന്നകാരേ. അപ്പൊ സർവകർമ്മങ്ങളുടെയും സന്യാസത്തെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കെ നഹി ദേഹപ്രദാശക്യം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അപ്പൊ അത് സ്തുതിക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ സർവകർമ്മങ്ങളെയും സന്യസിക്കാവുന്നതാണ്. ഹിസ്ത്വാത്മനിദേവസ്യ ആത്മതൃപ്തസ്ഥ മാനവ ആത്മന്യവജ സന്തുഷ്ട തസ്യ കാര്യം വിദ്യത എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ സർവകർമ്മ സന്യാസം പറയുന്നുണ്ടല്ലോ. അടുത്ത് പറയും വിയുക്തസേവി ലഘ്വാസി യഥവാക്കായ മാനസഹ, എന്നിട്ട് അവിടെ പറയും വൈരാഗ്യം സമുപാശ്രിത. വൈരാഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നവൻ, അവിടെയും പറയാനുണ്ടോ സർവകർമ്മ സന്യാസത്തെ? പിന്നെ സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മത്തെയും സർവകർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ സർവകർമ്മ സന്യാസത്തെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നഹി ദേഹപ്രദാശക്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്തുത്യർത്ഥമല്ലാതെ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ആചാര്യസ്വാമിയാണ് ചോദിക്കുന്നത്. ഈ പക്ഷത്തെയാണ് ഇനി വരുന്നവർ നിഷേധിക്കുന്നത്. അതിന്റെ സമർത്ഥനവും നിഷേധവുമായിട്ട് ഇതൊരുപാട് നീണ്ടുപോകും. എന്നാലും മുമ്പ് വരുന്ന ഇനി വരുന്ന ഭാഗങ്ങൾ നമ്മളത് വിശദീകരിക്കും. ഇത്യസ്യ പക്ഷസ്യ അപവാദ കേനചിത് ദർശയിതും സഖ്യ എന്നാണ് സർവകർമ്മ സന്യാസത്തിന് എതിർക്കുന്ന ഭാഗം. ആർക്കും അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് എവിടെയെല്ലാം സർവകർമ്മ സന്യാസം അസംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം തസ്മാത് കർമ്മണി അധികൃതാൻപ്പെടുത്തി ഏവ ഏഷ സന്യാസത്യാഗ വികൽപ്പ. ഇവിടെയെല്ലാം സർവകർമ്മ സന്യാസം അസംഭവമാണെന്ന് പറയുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കണം, അത് അജ്ഞനെ സംബന്ധിച്ചാണ്. കർമ്മത്തിൽ അധികാരിയായവൻ എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നവൻ, ചിത്തശുദ്ധി വരാത്തവനെ സംബന്ധിച്ച് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. യജ്ഞദാന തപ കർമ്മങ്ങളൊന്നും ത്യജിക്കരുതെന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് അദ്വൈതികൾ പറയുന്ന എന്താണ്? വിവിധശോ ഉത്പത്തിക്ക് വേണ്ടി, വിവിധിഷ ഉണ്ടാകുന്നതിന് വേണ്ടി, ആത്മാവിനെ അറിയുന്നതിനുള്ള ദൃഢമായ ഇച്ഛ, അല്ലെങ്കിൽ അവർ വേറൊരു ഭാഷയിൽ പറയും മനസ്സിന്റെ പ്രത്യപ്രവണത എന്ന് പറയും. മനസ്സ് അന്തരാത്മാവിലേക്ക് സ്വാഭാവികമായി ചലിക്കുന്ന ഒരവസ്ഥ, അതാണ് പ്രത്യപ്രവണത. പ്രത്യേക ആത്മാവിലേക്കുള്ള അതിന്റെ ഒഴുക്ക് എന്ന് പറയും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സർവകർമ്മ സന്യാസം, അതാണ് വിവിധിഷ സന്യാസം എന്ന് പറയുന്നത്. പിന്നെ അയാളെ സംബന്ധിച്ച് ജ്ഞാനനിഷ്ഠ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അതിനു മുമ്പ് എന്ത് ചെയ്യണം? അവൻ സർവകർമ്മങ്ങളും അനുഷ്ഠിക്കും. സർവാപേക്ഷാച എന്ന് പറയുന്നതാണ്. ആ സർവകർമ്മങ്ങളെയും മീമാംസയുടെ ന്യായമനുസരിച്ച് സംയോഗ പൃഥക്ത്വ ന്യായം എന്നെല്ലാം പറഞ്ഞു. സുരേശ്വരാചാര്യ സ്വാമികളും മറ്റും സർവകർമ്മങ്ങളെയും ഇതിലേക്ക് യോജിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വിവിധ ശക്തി സർവകർമ്മങ്ങൾ ഉപകരിക്കുന്നതാണ്. അത് വലിയ ഒരു ശാസ്ത്ര ചർച്ചയാണ്. മീമാംസാ ശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി സുരേശ്വരാചാര്യ സ്വാമികൾ വാർത്തികത്തിൽ സമർത്ഥിക്കുന്നുണ്ട് അക്കാര്യങ്ങൾ. അതിനുവേണ്ടി പല ന്യായങ്ങളും മീമാംസയിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അവിടെ പറയുന്ന താല്പര്യം എന്താണ്? ഈ സർവകർമ്മങ്ങളും ഉപകരിക്കും വിവിധ ശക്തി. ആ സമയത്ത് ആ വിവിധ ശക്തി ഉണ്ടാകുന്നതിന് മുമ്പ് അവനെ അജ്ഞൻ എന്ന് വിളിക്കുന്നു. അജ്ഞന് സർവകർമ്മ സന്യാസം സാധ്യമല്ല എന്നാണ് ഗീതയിൽ പറയുന്നത്. അവനെന്ത് ചെയ്യുന്നു? അവനെ സംബന്ധിച്ച് സന്യാസ ത്യാഗ വികല്പ, അവനെ സംബന്ധിച്ചാണ് ഇവിടെ രണ്ടു പക്ഷം പറഞ്ഞത്. ചിലത് പറയുന്നു സർവകർമ്മത്തെയും ത്യജിക്കണമെന്ന്, ചിലത് പറയുന്നു അതല്ല, യജ്ഞദാന തപ കർമ്മങ്ങളെ ത്യജിക്കരുതെന്ന്. എല്ലാം അജ്ഞനെ സംബന്ധിച്ചാണ്. അപ്പൊ എവിടെയെങ്കിലും ഗീതയിൽ സർവകർമ്മ സന്യാസത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ഞനെ സംബന്ധിച്ച്. അതാണ് അദ്വൈതികളുടെ നിലപാട്. അത് വിശദീകരിക്കുന്നു അടുത്ത്. ഏത് പരമാർത്ഥദർശിന സംഖ്യാഹ തേഷാം ജ്ഞാനനിഷ്ഠായാമേവ സർവകർമ്മ സന്യാസ ലക്ഷണായാം അധികാര. ഏത് പരമാർത്ഥദർശിന സംഖ്യാഹ, ഇവിടെ സാഖ്യൻ എന്ന് പറഞ്ഞാൽ സാഖ്യ ശാസ്ത്ര പിന്തുടരുന്നവനല്ല, പരമാർത്ഥദർശി. അദ്വൈതി പറയുന്ന പരമാർത്ഥദർശി ജീവാത്മ പരമാത്മ ഏകത്വ ജ്ഞാനമുള്ളവൻ, അവർക്കെന്താണ് ജ്ഞാനനിഷ്ഠായാമേവ, ആ ജ്ഞാനനിഷ്ഠയിൽ സർവകർമ്മ സന്യാസ ലക്ഷണായാം. ആ ജ്ഞാനനിഷ്ഠയുടെ ലക്ഷണം എന്താണ്? നേരത്തെ പറഞ്ഞു ജ്ഞാനം സന്യാസ ലക്ഷണം, സന്യാസമാകുന്ന ലക്ഷണത്തോടുകൂടിയതാണ് ജ്ഞാനം. അതാണ് സർവകർമ്മ സന്യാസ ലക്ഷണായ ജ്ഞാനത്തിന്റെ അടയാളം സർവകർമ്മ ത്യാഗമെന്നാണ്. അതെ, അല്ല, സുരേശ്വരാചാര്യ സ്വാമി പറയുന്നത് വിവിധക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ഉപകരിക്കും. അതിൽ മറ്റു ചില ആചാര്യന്മാർ പറയുന്നത് അവിടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കേണ്ട, നിത്യ നൈമിത്യ കർമ്മങ്ങൾ മാത്രം സ്വീകരിച്ചാൽ മതി. അവിടെയാണ് വ്യത്യാസം. സർവകർമ്മ സന്യാസത്തെ സുരേശ്വരാചാര്യ സ്വാമികളും അംഗീകരിക്കുന്നുണ്ട് അദ്വൈതികളുടെ നിലയിൽ നിന്നുകൊണ്ട്. വിവിധയെ സംബന്ധിച്ചിട്ടാണ് മറ്റാചാര്യന്മാർ സുരേശ്വരാചാര്യ സ്വാമി തമ്മിലുള്ള വ്യത്യാസം. സർവകർമ്മങ്ങൾ എന്ന് വെച്ചാൽ കാമ്യകർമ്മങ്ങൾ ഉപകരിക്കും. അതിന് ബ്രഹ്മസൂത്രമുണ്ട്, സർവാപേക്ഷ എന്ന് പറയുന്നത്. സർവാപേക്ഷാധികരണം എന്ന് പറഞ്ഞൊരു അധികരണമുണ്ട്, അവിടെ അത് ചർച്ച ചെയ്യുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. അവിടെ ഏത് കർമ്മങ്ങൾ വേണം, ഏത് കർമ്മങ്ങൾ വേണ്ട, അജ്ഞന കാമ്യകർമ്മം വേണമോ വേണ്ടയോ, കാമ്യകർമ്മങ്ങളും ആകാം എന്നുള്ള പക്ഷം, കാമ്യകർമ്മങ്ങൾ വേണ്ട, നിത്യ നൈമിത്യ കർമ്മം മാത്രം മതിയെന്ന് മറ്റൊരു പക്ഷം. പക്ഷെ സർവകർമ്മ സന്യാസം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അദ്വൈതികളല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? ജ്ഞാനത്തിന്റെ ലക്ഷണം തന്നെ സർവകർമ്മ സന്യാസമാണ്, ജ്ഞാനനിഷ്ഠായ. ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് പറഞ്ഞു. സന്യാസത്തിന്റെ ലക്ഷണം ജ്ഞാനമെന്നല്ല, ജ്ഞാനത്തിന്റെ ലക്ഷണം സന്യാസം എന്നാണ്, തിരിച്ചാണ്. എന്നുവെച്ചാൽ ഒരു ജ്ഞാനിയെ ഇനി നിങ്ങൾക്ക് തിരിച്ചറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സന്യാസത്തിലൂടെ തിരിച്ചറിഞ്ഞോളൂ, സർവകർമ്മ സന്യാസത്തിലൂടെ. അത് ജ്ഞാനത്തിന്റെ ലക്ഷണമായി പറയുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിൽക്കാലത്ത് വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങളുണ്ടായത്. ജനകൻ, വസിഷ്ഠൻ തുടങ്ങിയവർ ജ്ഞാനികളാണ്. അപ്പോൾ അവിടെ എന്താണ് ഈ പറയുന്ന ജ്ഞാനത്തിന്റെ ലക്ഷണമായ സന്യാസം അവിടെ കാണുന്നില്ല. സർവകർമ്മ സന്യാസം എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ സ്വരൂപത്തെയാകും, അതവിടെ കാണുന്നില്ല. അത് ശ്രദ്ധിക്കണം. കർമ്മത്തെ സംബന്ധിച്ച് രണ്ട് സങ്കല്പങ്ങൾ, ഒന്ന് സ്വരൂപത്യാഗം, മറ്റൊന്ന് ഫലത്യാഗം. ഫലത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർമ്മം അയാൾക്ക് ചെയ്യാം. സ്വരൂപത്യാഗം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാനേ പാടില്ല. അപ്പോൾ ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് അതിനെക്കൂടി ഉൾക്കൊണ്ടതാണ് വാസിഷ്ഠവും മറ്റും. അതിൽ കുറച്ചുകൂടി പരിഷ്കാരം വരുത്തി. അപ്പോൾ പിന്നെ സർവകർമ്മ സന്യാസം എങ്ങനെ സംഭവിക്കും? എന്താ അതിന്റെ അർത്ഥം? അവിടെ ഭഗവാനും പറയുന്നു, നഹി ദേഹപ്രദാശയ്ക്കും തെക്കും. അപ്പോൾ അതിനോട് യോഗത്തെ കൂടെ കൂടി ചേർത്ത് അസർവകർമ്മ സന്യാസം സമാധി പരിശീലനത്തിലൂടെ സാധിക്കും. ബ്രഹ്മവിദ് വരിഷ്ഠ പദവിയിലെത്തുമ്പോൾ അവിടെ സർവകർമ്മ സന്യാസം സാധിക്കും. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം അധികാരം നിലനിൽക്കത്തില്ല, ലോകവ്യവഹാരമില്ല. ആ രീതിയിൽ ഇതിനെ സമന്വയിപ്പിക്കുന്നു. ഭാഷ്യകാരന്റെ നിലപാടതല്ല. ഭാഷ്യകാരന്റെ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? പല ഭാഗങ്ങളിലും ഭാഷ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭിക്ഷാടനം പോലെയുള്ള ഒഴിവാക്കാൻ വയ്യാത്ത കർമ്മങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് ശ്രവണാദി നിഷ്ഠയിൽ മാത്രം ഇരിക്കുക. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അധ്യയനം അധ്യാപനം പോലെയുള്ള പ്രവൃത്തികളും പാടില്ല. സ്വാധ്യായോ അധ്യേതവ്യ. സ്വാധ്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാഖ, വേദശാഖ. അവനവന്റെ വേദശാഖ അധ്യയനം ചെയ്യണമെന്നും മറ്റും പറഞ്ഞുള്ള വിധികൾ, അതെല്ലാം ഗൃഹസ്ഥനെ സംബന്ധിച്ചാണ്, സന്യാസിയെ സംബന്ധിച്ചല്ല എന്ന് പറഞ്ഞ് മറ്റു ഭാഷ്യങ്ങൾ, ബൃഹദാരണ്യ ഭാഷ്യത്തിലും മറ്റുമൊക്കെ അത് വളരെ വിപുലമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ നിലപാട് ഇതാണ്, സർവകർമ്മ സന്യാസം. അതാണ് ജ്ഞാനത്തിന്റെ അടയാളമെന്നും പറയുന്നു. ഭാഷ്യകാരൻ അതേ അംഗീകരിക്കത്തുള്ളൂ. നന്യത്രേതി നത്തേ വികൽപ്പാർഹ. അതുകൊണ്ട് ആ ഒരു പക്ഷത്തിൽ എന്താണ്, സർവ ജ്ഞാനത്തിന്റെ അടയാളമായിരിക്കുന്ന സർവകർമ്മ സന്യാസത്തെ സംബന്ധിച്ച് നത്തേ വികൽപ്പാർഹ, ഈ മുമ്പിൽ പറഞ്ഞ പക്ഷങ്ങളൊന്നും അവിടെ ഉന്നയിക്കാനേ പാടില്ല. രണ്ടു പക്ഷം പറഞ്ഞല്ലോ, സർവകർമ്മവും ജയിക്കണമെന്ന് ഒരു പക്ഷം, അല്ല പല ഇച്ഛയെ തിരിച്ചാൽ മതിയെന്നും മറ്റൊരു പക്ഷം. ഇതൊന്നും ജ്ഞാനികളെ സംബന്ധിച്ചല്ല എന്നാണ്. അതിനെന്തിനാ ശങ്കരാചാര്യർ ഇവിടെ അവതരിപ്പിക്കുന്ന ജ്ഞാനി, ആ ജ്ഞാനിയെ സംബന്ധിച്ചല്ല. തഥാ ഉപാദിതം അസ്മാഭി വേദാവിനാശനം ഇത്യസ്മിൻ പ്രദേശേ തൃതീയാദോ. തൃതീയാധ്യായം മുതൽ വേദാവിനാശനം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഈ സർവകർമ്മ സന്യാസത്തെ അവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞു, സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ടാണ് മോക്ഷം എന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞു നമ്മൾ എന്താണ്, കർമ്മയോഗം, ചിത്തശുദ്ധി, ജ്ഞാനോത്പത്തി, കർമ്മത്യാഗം, ജ്ഞാനനിഷ്ഠ, മോക്ഷം, ഇതെല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ ക്രമമാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അതിൽ ജ്ഞാനനിഷ്ഠ ജ്ഞാനോത്പത്തിയൊക്കെ ചിലപ്പോൾ ഒന്നായിട്ടും രണ്ടായിട്ടും ഒക്കെ പറയുന്നേ ഉള്ളൂ. എന്തായാലും കർമ്മസന്യാസം, ജ്ഞാനനിഷ്ഠ, മോക്ഷം, ഇത് അതാണ് പ്രധാനം. ജ്ഞാനനിഷ്ഠയിൽ കർമ്മസന്യാസം. അതെ, അങ്ങനെ പറയുന്നുണ്ട് ചിലയിടത്ത്. ജ്ഞാനോത്പത്തി, ജ്ഞാനനിഷ്ഠ, ജ്ഞാനനിഷ്ഠ, ജ്ഞാനോത്പത്തി എന്ന് മാറി പറയുന്നുണ്ട്. അവിടെ അതിന്റെ താല്പര്യത്തെ എടുത്താൽ മതി. എന്താണ്, ജ്ഞാനനിഷ്ഠയിൽ തന്നെ ജ്ഞാനോത്പത്തി സംഭവിക്കുന്നു, അല്ലെങ്കിൽ ജ്ഞാനോത്പത്തിയോടുകൂടി തന്നെ ജ്ഞാനനിഷ്ഠ സംഭവിക്കുന്നു. അതിൽ തന്നെ പിന്നെ ദൃഢജ്ഞാനം, ദൃഢാപരോക്ഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിന്റെ തന്നെ ഭേദങ്ങൾ പല ആചാര്യന്മാരും പറയുന്നുണ്ട്. സ്ഥിതപ്രജ്ഞൻ എന്ന് നമ്മൾ പൊതുവെ പറയുന്നു, അതിൽ തന്നെ ദൃഢപ്രജ്ഞൻ എന്ന് പറഞ്ഞ് അതിനെ ഒന്നുകൂടി പരിഷ്കരിക്കുന്നു. കാരണം ഒരാളെ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ സ്ഥിതപ്രജ്ഞ എന്ന് വിളിക്കുന്നത്? കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്, എന്താണോ വായുർനാവ വിവാംഭസി, പ്രയത്നിക്കുന്ന ഒരുവനെ തന്നെ അവന്റെ ചിത്തത്തെ അപഹരിച്ചു കളയും എന്ന് പറയുന്നു. ചിത്തപ്രജ്ഞ ലക്ഷണത്തിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, പരിശ്രമിക്കുന്ന ഒരുവന് തന്നെ അപകടം പറ്റാവുന്നു. അപ്പൊ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു അപകടം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതപ്രജ്ഞനും അപകടം പറ്റൂ എന്ന് ചിലർ ചോദിക്കും. അപ്പൊ സ്ഥിതപ്രജ്ഞനും അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിതപ്രജ്ഞയ്ക്ക് എന്താ വിലയുള്ളത്? അപ്പൊ അവിടെ പറയും, എന്താണ് ആ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്ന നിലയിൽ തന്നെ പലതുണ്ട്. ഏഷാ ബ്രാഹ്മി സ്ഥിതി പ്രാപ്ത നൈനാം പ്രാപ്യ വിമുഹ്യതി എന്ന് പറയുന്നത് ദൃഢപ്രജ്ഞയാണ്. ആ ദൃഢപ്രജ്ഞയെ പ്രാപിക്കുന്നതുവരെ വീഴ്ചകൾ സംഭവിക്കാം. അപ്പൊ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നതിന് ഒരു സാധനവും ഒരു സാധ്യവുമാണ്. എന്നുവെച്ചാൽ അതൊരു നിമിഷം ഒരാൾക്ക് കൈവരിക്കുന്നതല്ല, അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അതിന് ചിലപ്പോൾ പലർക്കും തോന്നാറുണ്ടല്ലോ, ജ്ഞാനിയാണെന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അജ്ഞാനിയാണെന്ന്. അങ്ങനെ തോന്നാറുണ്ടല്ലോ, നമ്മുടെ അനുഭവത്തിലും കാണാറുണ്ട്. ചിലർ സന്യാസിമാരായി ജ്ഞാനിയായൊക്കെ ഇരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ സന്യാസമില്ല, ജ്ഞാനവുമില്ല, ലൗകികനാകുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ നിരാശപ്പെടും, ചില സ്വാമി ഇങ്ങനെയൊക്കെ ആകാമോ? എന്തുകൊണ്ട് സംഭവിക്കുന്നു? വാസ്തവത്തിൽ അയാൾ സ്ഥിതപ്രജ്ഞ നിലയിലേക്ക് വന്നതാണ്, സ്ഥിതപ്രജ്ഞനാകാൻ പരിശ്രമിച്ചതാണ്, സ്ഥിതപ്രജ്ഞ കൈവരിച്ചതാണ്. പക്ഷെ ആ ദൃഢപ്രജ്ഞയിലേക്ക് എത്താത്തതുകൊണ്ട് എന്ത് ചെയ്ത്? വീണുപോയി. ഏറ്റവും മേളിയിൽ നിന്ന് വീണുകൊണ്ട് കൂടുതൽ മുറിവും ചതവും ഒക്കെ പറ്റി ആളപ്രത്യക്ഷനായി. അപ്പം നമ്മൾ അക്കാര്യത്തിൽ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല, സ്ഥിതപ്രജ്ഞയിലും വീഴ്ച വരാം. കാരണം അത് കൃത്യമായിട്ട് അതാ ഇന്ന ആണ്ട് ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര മണി മുതൽ ഇയാൾ സ്ഥിതപ്രജ്ഞനെന്ന് നമുക്ക് ആരെക്കുറിച്ചും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കാലദേശങ്ങൾ കൊണ്ട് നിർണ്ണയിക്കുന്ന ഒന്നല്ല സ്ഥിതപ്രജ്ഞതാന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ജ്ഞാനോത്പത്തി, ജ്ഞാനനിഷ്ഠ, ദൃഢബോധം എന്നെല്ലാം പറഞ്ഞ് ഇതിനെ വേർതിരിക്കുന്നത്. അതുകൊണ്ടാണ് വാസിഷ്ഠത്തിൽ എന്താണോ വസിഷ്ഠന് ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞിട്ടും വിശ്വാസം വരുന്നില്ല. ഇയാളും ഇനി കുഴപ്പം കാണിച്ചാലോ, അതുകൊണ്ട് പറഞ്ഞ് പോരാ, അവിടെ നിൽക്കാൻ പാടില്ല. ബ്രഹ്മവിത്തെന്ന് പറഞ്ഞാലും പോരാ, ഒരു പടിയുടെ മുമ്പോട്ട് പോകണം, ബ്രഹ്മവിത്ത് വരൻ. എന്നിട്ട് ഉറപ്പ് വന്നില്ല, ഇയാളും ചിലപ്പോൾ ചാടിപ്പോവാം. അതുകൊണ്ട് ബ്രഹ്മവിത്ത് വരികയാണ് ഒന്നുകൂടെ മേലോട്ട് കയറ്റി, അവിടെയും നിൽക്കാൻ പാടില്ല. ബ്രഹ്മവിത്ത് വരിഷ്ഠൻ എന്ന് പറഞ്ഞാൽ അനങ്ങാപ്പാറ എന്ന് പറയില്ലേ, അതുപോലെ ആയിത്തീരണം. എന്നാലേ വസിഷ്ഠ അംഗീകരിക്കത്തുള്ളൂ. അതിനു മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ പശുക്കളൊക്കെ സംഭവിക്കാമെന്നാണ്. അത് പറയുമ്പോഴത്തു എന്താണ്, ബ്രഹ്മവിത്തായിരിക്കുന്നവന്റെയും മനസ്സ് ബഹിർമുഖമാണ്, വിക്ഷിപ്തമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പല ധാരണകളും സ്വരൂപിച്ചു വച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്റെ ആവശ്യമില്ല. നിങ്ങൾ തന്നെ ആചാര്യന്മാരായിട്ടിരുന്ന് സ്വയം പഠിപ്പിച്ചാൽ മതി. അങ്ങനെയല്ല, ഇതിനെക്കുറിച്ച് പല ആചാര്യന്മാർക്ക് പല കാഴ്ചപ്പാടുണ്ട്, ശാസ്ത്രങ്ങളിൽ പല രീതിയിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പല ധാരണകളും തിരുത്തേണ്ടി വരും. അപ്പോൾ അതിൽ നൊന്തിട്ട് കാര്യമില്ല. അത് ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ എന്റെ കുറ്റമല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നു. അതുകൊണ്ട് ആചാര്യസ്വാമിയിലൂടെ പറയുന്നത് സന്യാസം എന്ന് പറയുന്ന ലക്ഷണമുള്ള ജ്ഞാനമാണ്. അവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മം പാടില്ല, അതാണ്. കേട്ടില്ല ആ പാടില്ല, അതുകൂടി പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതൊന്നും ചോദിക്കരുത്, അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കരുത്. സർവകർമ്മ സന്യാസത്തിൽ അതൊന്നും പാടില്ല. അതിപ്പോ നമുക്ക് പറയാനുണ്ടോ, സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ആ നിഷ്ഠയിൽ അതൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഭഗവാൻ ഈ ചെയ്യുന്ന പണികളൊക്കെയോ? അപ്പൊ അവിടെ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നതല്ല ജനകന്റെ പ്രവൃത്തികളോ? അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞു എന്താണ്, ഇനി ആരെങ്കിലും ജ്ഞാനമുണ്ടായതിനു ശേഷം, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, ഈ സർവകർമ്മ സന്യാസി അല്ലാതെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്താണ് കർമ്മമായിട്ട് കണക്കാക്കേണ്ട, കർമ്മഛായയായിട്ട് കണക്കാക്കിയാൽ മതി. അതിന് പറഞ്ഞു എന്താണ്, ഭഗവാന്റെ ക്ഷാത്രചേഷ്ഠിതമായ കർമ്മത്തെപ്പോലെ ഭഗവാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, അതിനും സമാധാനമുണ്ട്. ഇപ്പൊ ശങ്കരാചാര്യരെ നമ്മൾ ആ ഗണത്തിൽപ്പെടുത്തുക. ശങ്കരാചാര്യർ ഉപദേശിക്കുന്നത് എന്താണ്, സർവകർമ്മ സന്യാസ ലക്ഷണമായ ജ്ഞാനനിഷ്ഠയാണ്, അവിടെ കർമ്മമില്ല. ഇനി ജ്ഞാനികളിൽ കർമ്മം കാണുന്നുണ്ടെങ്കിൽ അതിന് സമാധാനം പറഞ്ഞു. ജനകന്റെ കാര്യം പറഞ്ഞു, പറഞ്ഞു അങ്ങനെയും ആകാം. ഭഗവാന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിലേ ഭഗവാനെ ജ്ഞാനി അംഗീകരിക്കാൻ പറ്റും. അതിനംഗീകരിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് വിവിധിഷ, സന്യാസം, മോക്ഷം എന്നുള്ള രീതിയിൽ ഒരു സാധകന് ഈ സാധനാ മാർഗത്തെ ഉപദേശിക്കുമ്പോൾ ശങ്കരാചാര്യർ നിർദ്ദേശിക്കുന്നത് സർവകർമ്മ സന്യാസമാണ്. അതൊരു പക്ഷെ തനിക്ക് ബാധകമായിരിക്കില്ല, ശ്രീകൃഷ്ണ പരമാത്മാവിനത് ബാധകമല്ല, ജനകന് ബാധകമല്ല, വസിഷ്ഠന് ബാധകമല്ല, അത് വേറെ കാര്യം. അപ്പോൾ ആ അവരെല്ലാം ആ കോടിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് സമാധാനിക്കാം, അങ്ങനെയാകാം. പിന്നെ ഭാഷ്യത്തിൽ ഇങ്ങനെ എന്തിനു പറഞ്ഞു, കാരണം ഭാഷ്യം എഴുതിയത് വസിഷ്ഠന് വേണ്ടിയോ ശ്രീകൃഷ്ണന് വേണ്ടിയോ അല്ല. ഭാഷ്യം എഴുതിയ ആരാണ്, ആരാണോ മുമുക്ഷുക്കൾ, അത് ഭാഷ്യകാരൻ പറയുന്നുണ്ട്. മുമുക്ഷുക്കൾക്ക് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും വരാം. അപ്പൊ അവർക്ക് ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് എഴുതുന്നത്. അവർക്ക് ഭാഷ്യകാരൻ കാണിച്ചു കൊടുക്കുന്ന മാർഗം വസിഷ്ഠന്റെയോ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെയോ ജനകന്റെയോ മാർഗമല്ല. കാരണം അവരെല്ലാം മാർഗത്തിലുള്ള ലക്ഷ്യത്തിലാണ്, അതിനൊരു മാർഗമായി നിർദ്ദേശിക്കുന്നില്ല. ജനകനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണോ, കർമ്മത്യാഗം ജനകനും പ്രാപ്തമായി, ജനകൻ കർമ്മത്തെ തേച്ചില്ല. പക്ഷേ ശങ്കരാചാര്യർ മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നത് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് സർവകർമ്മത്തെയും ത്യജിച്ച് തീരൂ എന്നാണ്. എന്നാണ് പറയുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എന്തായാലും ശരി, കർമ്മയോഗം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നുണ്ട്, പരമമായ കർമ്മത്യാഗത്തെയും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അവിടെ വരുന്ന വ്യത്യാസം എന്താണ്, അധികാരി ഭേദം. നിങ്ങൾ കർമ്മ ത്യാഗത്തിന് അധികാരിയാണോ? അധികാരിയാണെങ്കിൽ സർവകർമ്മത്യാഗം വരാം, പക്ഷെ അവിടെ ജ്ഞാനം ഉണ്ടായിരിക്കണം, ജ്ഞാനത്തോടു കൂടിയ അല്ലെങ്കിൽ ആത്മനിഷ്ഠയുണ്ടായിരിക്കണം, ശ്രവണ മനനാദി നിഷ്ഠയോടുകൂടിയ സർവകർമ്മ സന്യാസം വേണം. അപ്പം നമ്മളിപ്പോൾ സർവകർമ്മ സന്യാസം ആഗ്രഹിക്കുന്നു, പക്ഷേ ശ്രവണാദികളിൽ നമുക്ക് നിഷ്ഠയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാൾക്ക് സർവകർമ്മ സന്യാസമാകാം, വിരോധമില്ല. പക്ഷെ അയാളുടെ നിഷ്ഠ ശ്രവണാദികളായിരിക്കണം. അപ്പൊ ശ്രവണാദി നിഷ്ഠയും സർവകർമ്മ സന്യാസവും ഒരുമിച്ച് പോകണം. പക്ഷെ നമ്മളിപ്പോ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പുതിയ പദവിയെ സ്വീകരിക്കുകയാണ്, മെച്ചപ്പെട്ട ഒരു സ്ഥാനം. അവിടെ നമുക്ക് ശ്രവണാദി നിഷ്ഠയിലിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് വേറെ പല ജോലികളും കാണും. അപ്പൊ അത് സർവകർമ്മ സന്യാസം എന്ന് പറയാൻ പറ്റത്തില്ല. ശങ്കരാചാര്യർ പറയുന്ന സന്യാസമല്ല. പിന്നെ അതിനെ നമ്മൾ എന്ത് പറയും? കാരണം നമ്മൾ യജ്ഞദാന തപകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു, സന്യാസമെന്നും പറയുന്നു. അത് കർമ്മയോഗമാണ്, അത് സന്യാസമല്ല. കർമ്മയോഗം എന്നുള്ള നിലയ്ക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റും, സന്യാസം എന്നുള്ള നിലയ്ക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ സന്യാസം സ്വീകരിച്ച്, സന്യാസം സ്വീകരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് കായ വസ്ത്രം കൊടുക്കുകയല്ല, നമ്മൾ ഗൃഹസ്ഥധർമ്മം ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിച്ച് ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സന്യാസം എന്ന് വിളിക്കാൻ ഒക്കത്തില്ല, അതിന് കർമ്മയോഗം എന്നേ പറയാൻ പറ്റും. നിങ്ങൾ കാവി കൊടുത്താലും മഞ്ഞ കൊടുത്താലും വെള്ളം കൊടുത്താലും ശരി, അത് സന്യാസമല്ല. പിന്നെ നമുക്കൊരു പേരിന്റെ കൂട്ടത്തിൽ സ്വാമി ആനന്ദൻ എന്ന് ചേർക്കാവുന്നതേ ഉള്ളൂ, അതെല്ലാം കർമ്മയോഗമാണ്. ആ കർമ്മയോഗത്തിൽ സന്യാസമുണ്ട്. ആ കർമ്മയോഗത്തിലെ സന്യാസം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറയുന്ന ഈ സർവകർമ്മ സന്യാസമല്ല. അതിതാണ് മൈ തൊട്ടുമുമ്പ് പറഞ്ഞ് അത് അജ്ഞന്റെ സന്യാസമാണ്. മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ യുദ്ധ്യസ്വ വിഗതജ്വര എന്ന് പറഞ്ഞ കർമ്മയോഗത്തിലെ എന്താണ് സന്യാസമാണ്. അതാണ് ഫലത്യാഗം, അസംഗത. നമ്മൾ വളരെ വിശദമായി കർമ്മയോഗം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള കർമ്മസന്യാസം വേണമെന്ന് ആഗ്രഹിച്ചാലോ, ഈ കർമ്മയോഗ അനുഷ്ഠാനത്തിൽ നിന്ന് അയാൾക്ക് ചിത്തശുദ്ധി വന്നാലേ അത് സാധ്യമാകും. ആ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അയാൾക്ക് ജ്ഞാനനിഷ്ഠയിലിരിക്കാം, അതായത് ശ്രവണമനനാദി നിഷ്ഠയിലിരിക്കാം. ആ ശ്രവണമനനാദി നിഷ്ഠയിലിരിക്കുമ്പോൾ അയാൾക്ക് ബാക്കിയുള്ള എല്ലാം ഈ യജ്ഞദാന തപസ്സുകളെല്ലാം ത്യജിക്കാം. അവിടെ ശ്രവണാദി നിഷ്ഠകളല്ലാതെ പിന്നെ മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതാണ് ശങ്കരാചാര്യർ പറയുന്ന സന്യാസം. അവിടെ പിന്നെ ഇതൊന്നുമില്ല. ഏത് അധ്യയനം അധ്യാപനം പോലെയുള്ള കർമ്മങ്ങൾ ലോകസംഗ്രഹ പ്രവൃത്തികളൊന്നുമില്ല. പക്ഷെ അതിനുള്ള യോഗ്യത വരണം. അല്ല, ഇപ്പം നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ഗുഹയിൽ പോയിരുന്നു എന്ന് വിചാരിച്ച് സർവകർമ്മ സന്യാസം ആവത്തില്ല. കാരണം അവിടെ ശ്രവണാദികളുടെ നിഷ്ഠ വന്നാലേ വരൂ. മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഗുഹയിലിരിക്കാം. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. വിഷാദരോഗം കൊണ്ടും ഇരിക്കും, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും സർവകർമ്മ സന്യാസമല്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ജ്ഞാനനിഷ്ഠയില്ല. അവിടെ വ്യക്തി ഒരുപക്ഷെ ബാഹ്യമായി കർമ്മങ്ങളിൽ നിന്നും വിമുഖനാണെങ്കിലും ആന്തരികമായി അസ്വസ്ഥനായിരിക്കും, അല്ലെങ്കിൽ മൂഢനായിരിക്കും, ആന്തരികമായ പല ഭാവങ്ങളും വരാം. അതുകൊണ്ടാണ് പലരും ഇങ്ങനെയുള്ള മാനസിക രോഗത്തിനടിപ്പെട്ട പലരെയും അവർക്ക് എന്താണ് സമൂഹത്തിനോടുള്ള പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന പലരെയും പോയി കണ്ട് സിദ്ധനാണെന്ന് പറഞ്ഞ് അവരുടെ പിറകെ നടക്കുന്നു. അതല്ല, സർവകർമ്മ സന്യാസത്തിൽ ജ്ഞാനനിഷ്ഠയുണ്ടായിരിക്കും. ശങ്കരാചാര്യർ പറയുന്ന മതമനുസരിച്ചാണ്, യോഗശാസ്ത്രം അനുസരിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ തന്ത്രമോ മന്ത്രമോ ഒന്നും അനുസരിച്ചല്ല പറയുന്നു. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സന്യാസത്തിലേക്ക് ഒരാൾ കടക്കുമ്പോൾ ഒരു സത്യസന്ധനും ആത്മാർത്ഥതയുമുള്ള ഒരാളാണെങ്കിൽ അയാൾ മനസ്സിലാക്കുന്നു എന്താണ് ഈ സന്യാസം എന്ന് പറയുന്ന ആ അവസ്ഥ, അത് ബുദ്ധിമുട്ടുള്ളതാണ്, അത് പ്രയാസമുള്ളതാണ്. അപ്പൊ പിന്നെ തനിക്ക് പറ്റിയ എന്താണ്? തന്റെ അവസ്ഥയ്ക്കനുസരിച്ച് തനിക്ക് കർമ്മയോഗമാണ് പറ്റിയത്. അയാൾ എന്ത് ചെയ്യുന്നു? ഈ യജ്ഞദാന തപസ്സുകൾ ആണ് അനുഷ്ഠിക്കുന്നു, ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുന്നു. അതും അവിടെയും പറയും എന്താണോ, തന്റെ നിഷ്ഠയ്ക്ക് വിരോധമില്ലാത്ത കർമ്മങ്ങൾ, അവിരുദ്ധമായ കർമ്മങ്ങൾ. ഇവിടെ തന്നെ വ്യാഖ്യാനിക്കുമ്പം മഹസൂന സുരസ്വതി പറയും, എന്തെങ്കിലും കർമ്മം ചെയ്താൽ മതിയോ? കർമ്മയോഗം എന്നുള്ളതാണ്, എന്തെങ്കിലും കർമ്മം ചെയ്താൽ ശരിയാവത്തില്ല, അവിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യണം, തന്റെ മനസ്സിന് വിക്ഷേപത്തെ ഉണ്ടാക്കാത്ത കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കാവൂ. അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്നതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ അയാൾക്ക് ശരിയായിട്ടുള്ള വിവിധിഷയുണ്ടാകും. ആ വിവിധിഷ ഉത്പത്തി എന്ന് പറയുന്നു. ആ വിവിധിഷ ഉത്പത്തിയിലാണ് ശരിക്കും ജ്ഞാനനിഷ്ഠയിലിരിക്കാൻ അയാൾക്ക് കഴിയുന്നത്. അപ്പോൾ അവിടെ സർവകർമ്മസന്യാസം വരുന്നു. അല്ലാതെ ഇപ്പോൾ ഒരാൾ ഞാനാണ് ശരിയായ സന്യാസി, എന്നെ നിങ്ങൾ മാതൃകയായി സ്വീകരിച്ചോളി എന്ന് പറഞ്ഞ് താൻ ചെയ്യുന്നതിനെയൊക്കെ ന്യായീകരിക്കുന്നതല്ല, ഇത് ശാസ്ത്രമാണ്. അല്ല, ഞാൻ പറയുകയാണ് ഇതാണ്, ഞാൻ ഈ കാണിക്കുന്നതാണ് ശരിയായ സന്യാസം എന്ന് പറയുക. ശാസ്ത്രത്തിൽ സന്യാസത്തെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് മുഖ്യം. അത് ഞാനതാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമതേ വരുന്നത്. ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കും. അപ്പൊ സന്യാസത്തിന്റെ ശരിയായ മാതൃക എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. ശാസ്ത്രമാണ് അതിന്റെ മാതൃക എന്ന് നിർദ്ദേശിക്കുന്നത്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എന്നെ ചാടിക്കടിക്കാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല, പല്ല് പോകത്തേ ഉള്ളൂ. തഥാപാദിതം അസ്മാഭി, ഇക്കാര്യം വളരെ യുക്തിയുക്തമായി ഞാൻ സമർത്ഥിച്ചിട്ടുണ്ട്. വേദാവിനാശിനം ഇത്യസ്മിൻ പ്രദേശേ തൃതീയാദോ. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി അടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? രണ്ട് കാര്യമാണ്. ചിലത് പറയുന്നത് കർമ്മത്തെ പാടെ ഉപേക്ഷിക്കണം, ചിലത് പറയുന്നത് എന്താണ്? യജ്ഞദാന തപകർമ്മങ്ങൾ ഉപേക്ഷിക്കരുത്. ഇതും ഭഗവാൻ തന്റെ അഭിപ്രായമായി പറയുന്നില്ല. ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങനെയാണ്, ഒരു കാര്യത്തിനും നേരെ മറുപടി പറയത്തില്ല, വളഞ്ഞു വളഞ്ഞൊക്കെ പോയിട്ട് അവസാനമേ കാര്യം പറയും. അതുകൊണ്ടാണ് ഇത് ഒരുപാട് വിശദീകരിക്കേണ്ടി വരുന്നത് നമുക്ക്. നേരെ എന്തുകൊണ്ട് നേരെ പറയുന്നില്ല? നേരെ പറഞ്ഞാലും ഇവൻ വിപരീതമായിട്ടേ ഗ്രഹിക്കൂ. അവന് നേരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ കേൾക്കുന്നതിന് അവന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതിയല്ലോ. ജനകാദികൾക്ക് അങ്ങനെയല്ലേ ബോധം ഉണ്ടായത്? ആരും പ്രസംഗിക്കുന്ന കേട്ടിട്ടല്ലല്ലോ. നമ്മളെന്ത് നേരെ പറഞ്ഞാലും കേൾക്കുന്നവൻ തലതിരിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതിന്റെ ആദ്യം പറയുന്നത്, ത്യാജ്യം ദോഷവതിത്യേകേ കർമ്മപ്രാഹുർമനീഷിണഃ യജ്ഞദാനതപഃകർമ്മ ന ത്യാജ്യമിതി ചാപരേ. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരത സത്തമ യാഗോഹി പുരുഷം വ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത തത്ര ഏതേഷു വികൽപ്പഭേദേഷു നിശ്ചയം ശൃണു അവധാരയ മേ മമ വചന തത്ര ത്യാഗേ ത്യാഗ സന്യാസ വികൽപ്പേ യഥാദർശിതേ ഭരതസത്തമ ഭരതാനാം സാധുതമ. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന എന്തിനാണെന്ന് അർജുനന്റെ മനസ്സിലും വന്നു. ഒരാൾ അങ്ങനെ പറയുന്നു, ഇയാൾ ഇങ്ങനെ പറയുന്നു, സുരേശ്വരാചാര്യർ അത് പറയുന്നു, മറ്റേ ആചാര്യൻ ഇത് പറയുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവന്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാവും. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രശ്നം. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു എന്ന് അറിഞ്ഞിട്ട് എനിക്കെന്താ അതുകൊണ്ട് ഗുണം? ഇങ്ങനെ ചിന്തിക്കും മനസ്സിൽ അർജുനൻ. അതുകൊണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാൻ പറയാണ്, തത്ര ഏതേഷു വികല്പഭേദേഷു. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു പലരുടെയും. ഇതിൽ നിശ്ചയം ശൃണു അവധാരയ മേ മമ വചന. ഞാൻ ഈ പറയുന്ന വചനത്തിൽ നിന്നും ഇതിന്റെ ശരിയായ നിനക്കൊരു നിശ്ചയം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്റെ നിശ്ചയം എന്താണെന്ന് നീ മനസ്സിലാക്കണം. തത്ര ത്യാഗി ത്യാഗ സന്യാസ വികല്പേ യഥാദർശിതേ. ത്യാഗം സന്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവിടെ പറഞ്ഞു വരുമ്പോൾ ത്യാഗവും സന്യാസവും ഒന്നായിട്ട് തന്നെ പറയും, രണ്ടായിട്ടല്ല. ഭരതസത്തമ ഭരദാന സാധുതമ ത്യാഗോഹി ത്യാഗ സന്യാസ ശബ്ദവാച്യോഹി യോ അർത്ഥ. ത്യാഗം അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്നത് സ ഏകൈവ ഇതി അഭിപ്രേത്യാഹ, അതൊന്നു തന്നെ. ത്യാഗവും സന്യാസവും എന്ന് പറയുന്നത് അത് രണ്ടായി പിരിച്ച് പറഞ്ഞെങ്കിലും അതൊന്നു തന്നെ. ത്യാഗോഹി പുരുഷവ്യാഘ്ര ത്രിവിധ ത്രിപ്രകാര താമസാദി പ്രകാരൈ സംപ്രകീർത്തിത ശാസ്ത്രേഷു സമ്യക് കഥിത. ഈ മൂന്ന് തരത്തിലുണ്ട്. എങ്ങനെ? താമസാദി പ്രകാരൈ, താമസൻ രാജസം സാത്വികം എന്നിങ്ങനെ മൂന്ന് തരത്തിൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ത്രിവിധ സംപ്രകീർത്തിത എന്നാണ് മൂന്ന് തരത്തിൽ അതിനെ പറഞ്ഞിരിക്കുന്നു, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. യസ്മാത് തസ്മാത് താമസാദി ഭേദേന ത്യാഗ സന്യാസ ശബ്ദവാച്യോ അർത്ഥോ അധികൃതസ്യ കർമ്മിണോ അനാത്മജ്ഞസ്യ ത്രിവിധ സംപ്രകൃതി. അതുകൊണ്ടെന്താണ്? താമസാദി ഭേദേന താമസരാജസാത്വിക ഭേദത്തിൽ ത്യാഗ സന്യാസ ശബ്ദവാച്യോ അർത്ഥോ, ത്യാഗം സന്യാസം എന്ന ശബ്ദത്തിന്റെ അർത്ഥമായി വരുന്ന ആ വിഷയം അധികൃതസ്യ കർമ്മിണോ അനാത്മജ്ഞസ്യ ത്രിവിധ ഭവതി. അവിടെ പ്രത്യേകം പറയുന്നു. ഇവിടെ പറയുന്നത് കർമാധികാരിയായിട്ടുള്ളവൻ അവൻ കർമ്മിയാണ്, അവൻ അനാത്മജ്ഞനാണ്, ആത്മാവിനെ അറിയാത്തവനാണ്. അവന് മൂന്ന് തരത്തിലുണ്ട്. അടുത്ത് പറയുന്ന ത്യാഗം അല്ലെങ്കിൽ സന്യാസം. അപ്പൊ ഇവിടെ പറയുന്ന മുഖ്യ സന്യാസം എന്താണെന്ന്? എന്ന കർമാണി ത്യജേ യോഗി. യോഗി ഒരിക്കലും കർമ്മങ്ങളെ ത്യജിക്കുന്നില്ല. കർമ്മഭി ത്യജതേ ശസു, അവൻ കർമ്മങ്ങളാൽ ത്യജിക്കപ്പെടുകയാണ്. വാസിഷ്ഠത്തിൽ പറയുന്നതാണ് ഈ പറയുന്ന കർമ്മസന്യാസമല്ല ഇവിടെ പറയുന്നതെന്നാണ് ഭാഷ്യകാരം പറയുന്നത്. ഒരിക്കലും യോഗി കർമ്മങ്ങളെ ത്യജിക്കുന്നില്ല, മറിച്ച് കർമ്മങ്ങൾ അവനെ ത്യജിക്കുന്നു എന്ന് പറയുന്ന അതല്ല ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അധികൃതസ്യ കർമ്മിണ അനാത്മജ്ഞസ്യ എന്നാണ് ഭാഷ്യകാരം പറയുന്നത്. അധികാരിയായവൻ കർമ്മി, അവൻ അനാത്മജ്ഞനാണ്. എന്നാ പരമാർത്ഥദർശിന, പരമാർത്ഥദർശിയുടെ അല്ല. ഇത്യായം അർത്ഥോ ദുർജ്ഞാന, ഭാഷ്യകാരം പറയുന്നു, ഞാൻ ഈ പറയുന്ന ഇക്കാര്യം മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. തസ്മാ അത്ര തത്വം നാന്യവക്തും സമർത്ഥ. തത്വത്തെ ഇവിടെ പലരും പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അതൊന്നും തത്വമല്ല, മറ്റാരും അത് പറയുന്നതിന് യോഗ്യരല്ല. തസ്മാ നിശ്ചയം പരമാർത്ഥ ശാസ്ത്രാർത്ഥ വിഷയം അധ്യവസായം ഐശ്വര്യം മേ മതവശണു. അതുകൊണ്ട് പരമാർത്ഥ ശാസ്ത്രാർത്ഥ വിഷയമായ അധ്യവസായമായ ഐശ്വര്യം ഈശ്വരീയമായ ഈ വാക്യത്തെ നീ എന്നിൽ നിന്നും ശൃണു. അധ്യവസായം നിശ്ചയം, എന്റെ നിശ്ചയം എന്താണെന്ന് നീ മനസ്സിലാക്കൂ. നിശ്ചയം ശൃണു മേ തത്ര യാഗേ ഭരത സത്തമ യാഗോ ഹി പുരുഷം വ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. യജ്ഞോ ദാനം തപകർമ്മ നത്യാജ്യം കാര്യമേവ തത്. യജ്ഞോ ദാനം തപശ്ചൈവ പവനാനി മനീഷിനാം. തൊട്ടു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ എന്താണോ എന്റെ അഭിപ്രായം എന്താണോ അത് കേട്ടോളാനാണ് എന്റെ നിശ്ചയം. വെറും അഭിപ്രായം എന്നല്ല, എന്റെ നിശ്ചയം അതിവിടെ പറയുന്നു. യജ്ഞോ ദാനം തപ ഇത്യേത ത്രിവിധം കർമ്മ. യജ്ഞദാന തപസ് എന്ന് പറയുന്ന ഈ കർമ്മങ്ങൾ ന ത്യാജ്യം ന തക്തവ്യം, അത് ഉപേക്ഷിക്കാനേ പാടില്ല. മറിച്ച് കാര്യമേവ ന ത്യാജ്യം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. അത് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു എന്താണ് കാര്യം കരണീയം ചെയ്തു തന്നെ തീരണം. എന്തുകൊണ്ട് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണ. യജ്ഞദാന തപസ്സുകൾ യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി വിശുദ്ധീകരണാനി മനീഷിണാം ഫല അനഭിസന്ധീനാം. മനീഷികൾ ഫലാഭിസന്ധി ഇല്ലാത്തവന് ഫലാഗ്രഹമില്ലാത്തവന് മനീഷികളെ അത് വിശുദ്ധി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കരുത് എന്നാണ്. മനസ്സിന് ശുദ്ധി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ഉപേക്ഷിക്കരുത്. ഇത് ഉപേക്ഷിക്കരുതെന്ന് ഇവിടെ വ്യാഖ്യാനിച്ചപ്പോൾ ഭാഷ്യകാരനും കൂടെ കൂടുതലൊന്നും വ്യാഖ്യാനിച്ചില്ല. ഈ ശ്ലോകത്തിൽ സർവകർമ്മ സന്യാസത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് മുമ്പ് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് അജ്ഞന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്, അജ്ഞനത് ഉപേക്ഷിക്കരുതെന്നാണ്. എന്നിട്ട് ഇത് മനഃശുദ്ധി ഉണ്ടാക്കും, അതുകൊണ്ട് ഉപേക്ഷിക്കരുതെന്നാണ്. അദ്വൈത സമ്പ്രദായം അനുസരിച്ച് അത് ശരിയാണ് തന്നെ. കാരണം ഇത് മനഃശുദ്ധിക്ക് ഉപകരിക്കുന്നതാണ്. ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? മനഃശുദ്ധിക്ക് ഉപകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. വിശപ്പ് മാറുന്നതിന് വേണ്ടിയാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ. വിശപ്പ് മാറിയ പിന്നെ ആരും ഭക്ഷണം കഴിക്കാറില്ല, വീണ്ടും കഴിക്കാറില്ല, ബുദ്ധിയുള്ളവും ചെയ്യാറില്ല. അതുപോലെ പാവനാനി മനീഷിനാം, ഇത് മനുഷ്യനെ ശുദ്ധിയാക്കുന്നതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധിയായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. അതാണ് ആചാര്യസ്വാമികളുടെ വാദം. പക്ഷെ രാമാനുജാചാര്യർ പറയുന്ന അതല്ല. ന കദാചിത വിത്യാജ്യം, ഇത് ഒരു കാലഘട്ടത്തിന് ഉപേക്ഷിക്കാൻ പാടില്ല. ആ പ്രായണാത് അഹരഹ കാര്യം, മരണം വരെ ചാകുന്നതുവരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും, വിടാൻ പാടില്ല എന്നാണ്. അതിന് യുക്തിയും പറയുന്നുണ്ട്. എന്താണ് പറയുന്ന യുക്തി? പാവനാനി മനീഷിന, ഇവിടെ മനനം എന്ന് പറഞ്ഞാൽ ഉപാസനം എന്നാണ് രാമാനുജാചാര്യ അർത്ഥം പറയുന്നത്. മനനം എന്ന് പറഞ്ഞാൽ അദ്വൈതികൾ പറയുന്ന മനനമല്ല, ഉപാസനയാണ്. പ്രായണാന്തം ഓങ്കാരം അഭിധ്യായീത, മരണം വരെ ഓങ്കാരത്തെ ഉപാസിക്കണം. അതായത് രാമാനുജാചാര്യരുടെയും മറ്റും പക്ഷത്തിൽ മരണം വരെ സാധനയിൽ നിന്ന് മോചനമില്ല, മരിക്കുന്നത് വരെ സാധന ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് മരണാന്തം, പ്രായണാന്തം. ഓങ്കാരം അവിദ്യായീത ശ്രുതിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോ ആ ഉപാസനയ്ക്ക് അപ്പോ ഏത് സാധനയെ സംബന്ധിച്ചായാലും ശരി, ആ സാധന നിഷ്പത്തി എന്ന് പറയുന്ന ഒന്നുണ്ട്. സാധന അയാൾക്ക് സിദ്ധമാവണം, അത് മുഖ്യമായൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ജപമായാലും ധ്യാനമായാലും ഏത് സാധനയായാലും ശരി, ആ സാധന നിഷ്പത്തി എന്ന് പറയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സാധന ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ജപിക്കാൻ ശ്രമിക്കുന്നു, മനസ്സവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അവിടെ അയാൾക്ക് ജപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് ആ സാധന നിഷ്പത്തി എന്ന് പറയുന്ന അവസ്ഥ വന്നില്ല. അപ്പോൾ അയാൾ സാധന ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, മറിച്ച് അയാൾ സാധനയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതേ ഉള്ളൂ. ജപസാധനയിൽ അയാളൊരു സാധകനായി, ജപസാധനയ്ക്ക് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ധ്യാനവും, സാധന നിഷ്പത്തി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ധ്യാന നിഷ്പത്തികൾ. ഒരാൾ ധ്യാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ഒരിക്കലും അയാളുടെ മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല. അപ്പോൾ അയാളെ ധ്യാന സാധകനെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴാണോ അയാളുടെ മനസ്സ് ധാരണയിലെത്തുന്നത്, അവിടെ നിന്ന് ധ്യാനത്തിലേക്ക് കിടക്കുന്ന, അപ്പോൾ മാത്രമേ അയാൾക്ക് ധ്യാന നിഷ്പത്തി വരത്തുള്ളൂ. അതൊരയാൾക്ക് ആ പേരിൽ അയാൾ ഒരു സാധകനെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. അയാളും സാധനയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു, സാധനയിലായില്ല. അതുപോലെ ഈ പറയുന്ന ഓരോ ഉപാസനകളിലും ആ ഉപാസന നിഷ്പത്തി എന്ന് പറയുന്ന ഒരു തലമുണ്ട്. ആ തലത്തിൽ എത്തിച്ചേരുന്നില്ല എന്താണ്, അതിന് വിരോധിയായിട്ടുള്ള പൂർവ്വകർമ്മങ്ങൾ ഇരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു സാധനാ നിഷ്പത്തിക്ക് നമുക്കവിടെ എത്താൻ കഴിയാതെ, പലരും പറയുന്നു ധ്യാനിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മാർഗങ്ങളൊന്നും അവരുടെ ഒരു സാധനയായിട്ടില്ല. എന്തുകൊണ്ടതാകുന്നില്ല? ആ സാധനാ നിഷ്പത്തിക്ക് വിരോധിയായിട്ടുള്ള പ്രാചീന കർമ്മങ്ങൾ അവരിലിരിക്കുന്നു. ആ പ്രാചീന കർമ്മങ്ങൾ നശിക്കണം. ആ പ്രാചീന കർമ്മങ്ങളെ നശിക്കുന്നതിന്, ആ പ്രാചീന കർമ്മങ്ങൾ പാപരൂപത്തിലാണ് ഇരിക്കുന്നത്. ആ പാപരൂപത്തിലിരിക്കുന്ന ആ കർമ്മങ്ങളെ യജ്ഞദാന തപസ്സുകൾ നശിപ്പിക്കുന്നു, അതിൽ നിന്നുണ്ടാകുന്ന പുണ്യം കൊണ്ട്. അതുകൊണ്ട് യജ്ഞദാന തപസ്സുകൾ പാവനങ്ങൾ അത് പവിത്രമാക്കുന്നതാണ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. പ്രാചീന കർമ്മരൂപത്തിലിരിക്കുന്ന ആ പാപത്തെ ഇവയിൽ നിന്നുണ്ടാകുന്ന പുണ്യം നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഉപാസനയ്ക്ക് വേണ്ടി, ഉപാസനാ നിഷ്പത്തിക്ക് വേണ്ടി ഈ കർമ്മങ്ങൾ, യജ്ഞദാന തപ കർമ്മങ്ങൾ ചെയ്തു തന്നെ തീരണം. ഉപാസനയോ, ഉപാസന ആഗാമി പാപങ്ങളെയൊക്കെ നശിപ്പിക്കും. അതിന് ഉപാസനയ്ക്ക് ശേഷിയുണ്ട്. ഉപാസന ഇപ്പൊ ചെയ്യുന്നതാണ്, അതിന്റെ ദാർഢ്യം കൊണ്ടെന്ത് ചെയ്യുന്നു? ആഗാമി പാപങ്ങളെല്ലാം നശിക്കുന്നു. ഇത് രാമാനുജാചാര്യരുടെ പക്ഷമാണ്. ആഗാമി പാപങ്ങൾ അതുകൊണ്ട് നശിക്കും, സഞ്ചിതമായ പാപങ്ങൾ യജ്ഞദാന തപസ്സുകൾ കൊണ്ട് നശിക്കും. അപ്പൊ ഈ സഞ്ചിതമായ പാപങ്ങളെ നശിപ്പിക്കുക, ആഗാമി പാപങ്ങളെ നശിപ്പിക്കുക, അങ്ങനെ സാധനയിൽ നിഷ്പത്തി ഉണ്ടാകുക, അങ്ങനെ സാധന തുടരുക, എന്താണ് ആ പ്രായണാന്തം, മരണം വരെ ചെയ്യണം എന്നാണ്. ഇതാണ് പറയുന്നത്. അതിന് പറയും. എന്താണ് സഹസ്രാണാം മനുഷ്യേഷു എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അനേകരിൽ ഒരാൾക്ക് മാത്രമേ സിദ്ധി കഴിയുന്നുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള എല്ലാവരും എന്താണ് ഈ സാധനാ നിഷ്പത്തിക്ക് വേണ്ടി പരിശ്രമിക്കുക, അതാണ് എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ട് യജ്ഞദാന തപസ്സുകൾ നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുക. അജരസ്വാമികൾ പറയുന്നതോ അങ്ങനെയല്ല, യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ ഈ ജന്മത്തിൽ തന്നെ അവിടെ ചിത്തശുദ്ധി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെല്ലാം ഉപേക്ഷിക്കുക, ജ്ഞാനനിഷ്ഠയിലിരിക്കുക. അത് കഴിയാതെ വന്നാൽ പിന്നെ അടുത്ത ജന്മങ്ങളിൽ നോക്കുക. രാമാനുജാചാര്യർ പറയുന്ന അതല്ല, മരണം വരെ ഇതനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മരിച്ചതിന് ശേഷം, ഇവിടെ എല്ലാം ശരിയായി കഴിഞ്ഞാൽ മരണശേഷം ബാക്കിയൊക്കെ ശരിയാവും. ബാക്കിയൊക്കെ ശരിയാവേണ്ടത് അങ്ങ് വൈകുണ്ഠത്തിൽ പോയിട്ടാണ്, ഇവിടെയല്ല. അതാണ്, എന്തായാലും രണ്ടു പക്ഷത്തിനും സാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. മോക്ഷത്തിന്റെ സ്വരൂപത്തിലാണ് വ്യത്യാസം. ഇവിടെ തന്നെ മോക്ഷം എന്ന് പറയുന്നു, മറ്റതങ്ങനെയല്ല. ഇവിടെ സാധനകൾ, മോക്ഷം ശരീരനാശത്തിന് ശേഷം. മറ്റങ്ങനെയല്ല, ജീവിച്ചിരിക്കുക തന്നെ മോക്ഷം, ജീവൻ മുക്തി. അതുകൊണ്ട് യജ്ഞദാന തപസ്സുകൾ ചെയ്യുക, ചെയ്ത് എന്തായാലും ഭഗവാൻ ഇവിടെ പറയുന്നത് യജ്ഞദാന തപസ്സുകൾ ഉപേക്ഷിക്കരുത്, അത് ചെയ്തു തന്നെ തീരണം. എന്തുകൊണ്ടത് മനുഷ്യനെ ശുദ്ധമാക്കുന്നു. ആ ശുദ്ധി മരണത്തിന് ശേഷമാണോ അതോ ജീവിച്ചിരിക്കുകയാണോ, അക്കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ആ ശുദ്ധി മരണത്തിന് മുമ്പ് തന്നെ സംഭവിക്കുമെന്ന് ആചാര്യസ്വാമികൾ, അതെല്ലാം മരണത്തിന് ശേഷമാണെന്ന് രാമാനുജാചാര്യർ. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, സാധനാഭാഗത്തിലുള്ള വ്യത്യാസം. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സാധനാമാർഗത്തിൽ രാമാനുജാചാര്യരുടെ മതമാണ് കൂടുതൽ യോഗ്യം. കാരണം രാമാനുജാചാര്യർ എന്തായാലും ഒരു കാര്യം പറയുന്നുണ്ട്, മരണം വരെ സാധന ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ നോക്കാം. അതുകൊണ്ട് ആരും പെട്ടെന്ന് തന്നെ ജ്ഞാനികളും മുക്തന്മാരും ആകത്തില്ല. അജരുസ്വാമികൾ പറയുന്നതനുസരിച്ച് ആർക്കും എവിടെയും ഏത് സമയവും ജ്ഞാനിയാകാം, മുക്തനും ആകാം. അങ്ങനെ ഒരു അപകടം രാമാനുജാചാര്യരുടെ വഴിയിലില്ല. അവിടെ പറയുന്നത് സാധന ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഓങ്കാരോപാസന ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നതാണ്, രാമാനുജാചാര്യരും പറയുന്നു. സഖല്വേവം വർത്തയൻ യാവതായുഷം, അവൻ ആയുസ്സുള്ളതുവരെ സാധനയിൽ തന്നെ മുഴുകിയിരിക്കുക. ഭൂരിപക്ഷം ജിജ്ഞാസുക്കളും ഈ പറയുന്ന സർവകർമ്മ സന്യാസത്തിന് അധികാരികളല്ല. സർവകർമ്മ സന്യാസത്തിലൂടെ ജ്ഞാനനിഷ്ഠയിലിരിക്കുന്നതിന് അധികാരികൾ വളരെ വിരളമാണ്. അപ്പോൾ ഭൂരിപക്ഷം പേർക്ക് സ്വീകാര്യമായി വരുന്ന എന്താണ്? സാധന അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ചിത്തശുദ്ധി വന്ന് സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ പക്ഷത്തിലെത്താൻ പറ്റുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ രാമാനുജ പക്ഷത്തിൽ തന്നെ പോവുക. അപ്പൊ സാധനയുടെ ഒരു ഭാഗം വരെ രാമാനുജ പക്ഷം, അടുത്ത് ശങ്കരപക്ഷം. ഇതാണ് ദർശന സമന്വയം എന്ന് പറഞ്ഞ് പല ആചാര്യന്മാരും നിർദ്ദേശിക്കുന്നത്. അത് രണ്ടും തമ്മിൽ പരസ്പര വിരോധമില്ല. രാമാനുജാചാര്യ എന്തു പറയുന്നു? മരണം വരെ നിങ്ങൾ സാധന ചെയ്യും, അതിനുശേഷമുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. ശങ്കരായിട്ട് പറയുന്നത് എന്താണ്? ചിത്തശുദ്ധി വരുന്നത് വരെ. ശരി, രാമാനുജനും പറയുന്ന എന്താണ്? ഈ സാധന ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. സിദ്ധാന്തം എന്തോ ആയിക്കൊള്ളട്ടെ, മരണം വരെ ചെയ്യാൻ തയ്യാറായി ഒരാൾ ഉരുമ്പെട്ട് കഴിഞ്ഞാൽ, ഇടയ്ക്കെങ്ങാനും ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ നമുക്ക് രാമാനുജനെ വിട്ടിട്ട് ശങ്കരനെ പിടിക്കാം. എന്താ നഷ്ടം? രണ്ടാചാര്യന്മാരും തമ്മിൽ എന്താ വിരോധം വരുന്നത്? ഒരു വിരോധവുമില്ല. അത് ദർശന സമന്വയം എന്ന് പറയും. എന്തായാലും രണ്ടു പക്ഷത്തായാലും ശരി, രണ്ടാചാര്യന്മാരുടെയും അഭിപ്രായത്തിൽ സാധനയാണ് മുഖ്യം, അല്ലെങ്കിൽ സാധനാ നിഷ്പത്തി. ആ സാധനാ നിഷ്പത്തിക്ക് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക, അങ്ങനെ സാധനയിൽ ദൃഢത വരിക, അതാണ് ഇതിൻ്റെയൊക്കെ താല്പര്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ആചാര്യന്മാരുടെ സാധനാപരമായ മാർഗങ്ങളിൽ സാധനയെ നിർദ്ദേശിക്കുന്നിടത്ത് ഒരാചാര്യന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും തുടങ്ങുന്ന ഒരിടത്തു നിന്ന് തന്നെയാണ്. ഒരാചാര്യനും അതിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം വരുന്നില്ല. പരമമായ തത്വത്തെ, സിദ്ധാന്തത്തെ, അല്ലെങ്കിൽ മരണത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടിവിടെ ഭഗവാൻ പറയുന്നത് എന്താണോ, യജ്ഞദാന തപസ്സുകൾ ഉപേക്ഷിക്കരുത്. യജ്ഞോ ദാനം തപകർമ്മ നത്യാജ്യം കാര്യമേവ തത്. യജ്ഞോ ദാനം തപശ്ചൈവ പവനാനി മനീഷിണാം. ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി.